ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 54. ബ്രഹ്മഭൂതപ്രസന്നാത്മാക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതി പരാം. അനേന ക്രമേണ ബ്രഹ്മഭൂത ബ്രഹ്മപ്രാപ്ത പ്രസന്നാത്മാ ലബ്ധ അധ്യാത്മപ്രസാദോചതി കിഞ്ചിത് അർത്ഥ വൈകല്യം ആത്മനോ വൈഗുണ്യം ച ഉദ്ദേശ്യ ന ശോചതി ന സന്തപ്യത ന കാംക്ഷതി. ബ്രഹ്മഭൂത സ്വയം സ്വഭാവ അനുവദ്യത്തെ ന ശോചതി ന കാംക്ഷതി. നഹി അപ്രാപ്ത വിഷയ ആകാംക്ഷ ബ്രഹ്മവിധോപദ്യതേ നഹി ശരീരി വാ പാഠ. സമസർവേഷു ഭൂതേഷു ആത്മോപമ്യേന സർവേഷു ഭൂതേഷു സുഖം ദുഃഖം വാ സമമേവ പശ്യതി. ആത്മാ സമദർശനമിഹ തസ്യ പക്ഷ്യമാണ്. ഭക്തിയാമം അഭിജാനാദി ഏവം ഭൂതോ ജ്ഞാനനിഷ്ഠോ മദ്ഭക്തിം മൈ പരമേശ്വരേ ഭക്തിം ഭജനം പരാം ഉത്തമാം ജ്ഞാനനിഷ്ഠാം ചതുർത്ഥീം ലഭതേ ചതുർവിധ ഭജന്തേ മാം ഇത്യുക്തം. ഇവിടെ 49 തുടർച്ചയായി പറഞ്ഞു വരുന്നത് ഒരു കാര്യമാണ്. അവിടെ അസക്ത ബുദ്ധിയെ കുറിച്ച് പറഞ്ഞു, നൈഷ്കർമ്മ്യ സിദ്ധിയെ കുറിച്ച് പറഞ്ഞു. ബ്രഹ്മപ്രാപ്തിയെ കുറിച്ച് അവിടെ പറഞ്ഞു. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപനോതി. ജ്ഞാനത്തിന്റെ പരമമായ നിഷ്ഠയെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നൈഷ്കർമ്മ്യസിദ്ധി പ്രാപിച്ചവൻ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ, എങ്ങനെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ബ്രഹ്മനിഷ്ഠന്റെ അവസ്ഥയെ കുറിച്ചുകൂടെ പറയുകയാണ്. ബ്രഹ്മഭൂതൻ ഇവിടെ പറഞ്ഞു, ബ്രഹ്മഭൂയായ കൽപ്പതേ എന്ന് പറഞ്ഞു, ബ്രഹ്മഭവനം എന്ന് പറയുന്നു. ശാന്തൻ നിർമ്മമൻ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. വിമിച്ച നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. അതിനടുത്ത് ബ്രഹ്മഭൂതൻ എന്ന് പറയുന്നതിന്റെ തുടർച്ചയായിട്ട് ബ്രഹ്മപ്രാപ്ത മുമ്പ് പറഞ്ഞത് ആ നൈഷ്കർമ്മ്യ സിദ്ധിയെല്ലാം പ്രാപിച്ച ജ്ഞാനിയുടെ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. ആത്മജ്ഞാനത്തോടുകൂടിയ ധ്യാനത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. എന്താ, സാധാരണഗതിയിൽ നമ്മൾ ശീലിക്കുന്ന ധ്യാനത്തെ കുറിച്ചല്ല. അത്തരം നൈഷ്കർമ്മ്യ സിദ്ധിയോ ചിത്തശുദ്ധിയോ ഒന്നും കൂടാതെ തന്നെ ഒരാൾക്ക് ധ്യാനം ശീലിക്കും. പക്ഷെ അതൊന്നും ഇതുപോലെ ഫലവത്തല്ല. അതൊക്കെ കേവലം അഭ്യാസം മാത്രം, അല്ലെങ്കിൽ തുച്ഛമായ ഫലത്തെ കൊടുക്കുന്ന അഭ്യാസങ്ങളാണ്. ഇവിടെ പറയുന്ന അതല്ല, അത് ബ്രഹ്മപ്രാപ്തിക്ക് ഇതിൽ ഒരുവനെത്തിക്കുന്ന ആ ധ്യാനത്തെ കുറിച്ചാണ് പറഞ്ഞത്, ധ്യാന യോഗത്തെ കുറിച്ചാണ് മുമ്പ് പറഞ്ഞത്. അത് ജ്ഞാനത്തോടുകൂടിയ ധ്യാനം, അതാണ് അതിന്റെ വിശേഷം. നൈഷ്കർമ്മ്യസിദ്ധി നിന്നും ബ്രഹ്മനിഷ്ഠ എത്തിക്കുന്ന ആ ധ്യാനം, അങ്ങനെ ബ്രഹ്മത്തെ പ്രാപിച്ചവൻ പ്രസന്നാത്മാ ലബ്ധ അധ്യാത്മപ്രസാദോ. അധ്യാത്മപ്രസാദത്തെ നേടിയും പ്രസന്നാത്മാ അനശോചതി അനകാംക്ഷതി. കർമ്മയോഗിയെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളും പറയും. എന്താണ്? അവൻ ദുഃഖിക്കുന്നില്ല, കാംക്ഷിക്കുന്നില്ല, ദുന്ദ്വത്തിനതീതനാണ് എന്നെല്ലാം പറയുന്നു. പക്ഷെ ഇവിടെ ബ്രഹ്മഭൂതനായിരിക്കുന്നവനെ കുറിച്ചും പറയുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണോ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവിടെ അതെപ്പോഴും ഒരു അഭ്യാസ രൂപത്തിലിരിക്കുന്നു. അവൻ ദ്വന്ദ്വാതീതനാകാൻ ശ്രമിക്കുന്നു. ആ ശ്രമം വിജയിക്കണമെന്നില്ല, വിജയിക്കാം, അതെല്ലാം സംഭവിക്കാം. അവിടെ അശോചിതന കാംക്ഷതി എന്ന് പറയുന്ന ഒരു സാധനയാണ്. സാധകനും തന്റെ സാധനകാലത്തിലും അവൻ ദ്വന്ദ്വങ്ങൾക്ക് കീഴ്പ്പെടാൻ പാടില്ല എന്നാണ് അവിടെ പറഞ്ഞത്, ഉപദേശിച്ചത്. അത് ജ്ഞാനിയുടേതുപോലെ ഒരു സിദ്ധിയല്ല. ഇവിടെ പറയുന്നു ജ്ഞാനി എങ്ങനെയാണ്, പ്രസന്നാത്മാവായിരിക്കുന്നു. പ്രസന്നാത്മാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ധരിക്കുന്നത് എന്താണോ, ഇതെല്ലാം സംഭവിക്കുന്നത് ആന്തരികമാണ്. ആന്തരികമായ പ്രസന്നതയെക്കുറിച്ചാണ് പറയുന്നത്. പ്രസന്നാത്മാവാണ് ജ്ഞാനി എന്ന് പറഞ്ഞ് ജ്ഞാനമില്ലാത്ത ഒരാൾ ചിരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പ്രസന്നാത്മാവെന്ന് ഓർക്കുന്നു. ആന്തരികമായ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ബാഹ്യമായി നമ്മൾ നോക്കി പരിശോധിക്കാൻ വേണ്ടി പറയുന്നതാണ്. ലബ്ധ അധ്യാത്മപ്രസാദം എന്നാണ് പറഞ്ഞത്. അധ്യാത്മപ്രസാദമുള്ളവൻ, അധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്താണ്, ആന്തരികമാണ്, ബാഹ്യമല്ല. അധ്യാത്മപ്രസാദം എന്ന് പറയുന്നത് ആന്തരികമായ പ്രസാദമുള്ളവൻ, അത് ലബ്ധമായവൻ എന്നർത്ഥം. ആന്തരികമായ പ്രസന്നതയിൽ സദാസ്ഥിതി ചെയ്യുന്നവൻ, അന്തശീതളത എന്നെല്ലാം വാസിഷ്ഠത്തിൽ പറയുന്നു. അത്തരമൊരവസ്ഥ അയാളെ ഇന്ദ്രിയങ്ങളുടെ, ശരീരത്തിൻ്റെ, കർണങ്ങളുടെ, മനസ്സിൻ്റെ തന്നെ ഇതൊന്നും ആന്തരികമായി ബാധിക്കുന്നില്ല, ബാഹ്യമായിട്ടല്ല. അനശോചതി കിഞ്ചിതർത്ഥ വൈകല്യം ആത്മനോ വൈകുണ്യം ഉദ്ദേശ്യ നശോചതി. എന്തെങ്കിലും കുറവുകൾ കൊണ്ട്, പോരായ്മകൾ കൊണ്ട്, ആത്മനോ വൈകുണ്യം എന്തെങ്കിലും ഉന്നൂനതകൾ കൊണ്ട് നശോചതി നസന്തപ്യതേ. ആ ന്യൂനതകൾ, കുറവുകൾ, പോരായ്മകൾ, വൈകല്യങ്ങൾ അയാളെ, അയാൾക്ക് സന്താപത്തെ ഉണ്ടാക്കുന്നില്ല എന്നാണ്. നകാംക്ഷതി, അതുകൊണ്ട് തന്നെ അയാൾ ഒന്നും കാംക്ഷിക്കുന്നില്ല, ആ പ്രസന്നതയും കാംക്ഷിക്കുന്നില്ല. യോഗിയും, അഭ്യസിക്കുന്ന യോഗിയും ഇവിടെ പറയുന്ന ബ്രഹ്മഭൂതനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അഭ്യസിക്കുന്നവൻ എന്ത് ചെയ്യുന്നു, ഈ പ്രസന്നതയെ കാംക്ഷിക്കുന്നു, അത് വേണമെന്ന് ആഗ്രഹിക്കുന്നു, കിട്ടിക്കഴിഞ്ഞാൽ അത് നിലനിർത്താൻ ആഗ്രഹിക്കുന്നു, അത് കൈവിട്ടു പോകുന്നു, ഇതെല്ലാം സംഭവിക്കുന്നു. അപ്പൊ അവിടെ കാംക്ഷയുണ്ട്, ഇതൊക്കെ നിലനിർത്തുന്നതിനുള്ള ഒരു ആകാംക്ഷയുണ്ട്, ഒരു വ്യഗ്രതയുണ്ട്. അത് നശിക്കുമ്പോൾ അതിന് ദുഃഖമുണ്ട്, അതെല്ലാം സംഭവിക്കും. അതും വരാൻ പാടില്ല എന്നാണ് അവിടെയും പറയുന്നത്. സാധകനെ സംബന്ധിച്ചിടത്തോളവും എന്താണോ, തനിക്ക് കൈവരുന്ന സിദ്ധികൾ നഷ്ടപ്പെടുമ്പോൾ അത് ദുഃഖിക്കാൻ പാടില്ല എന്ന് ബോധിപ്പിച്ചാലും ദുഃഖിക്കും. സംസ്കാരത്തിന്റെ ശക്തി കൊണ്ട് സംഭവിച്ചു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ പറയുകയാണ് നകാംക്ഷതി, ബാഹ്യമായ നിമിത്തങ്ങൾ ഉണ്ടായിരുന്നാലും എന്ന് പറഞ്ഞാൽ എന്താണോ, ബ്രഹ്മഭൂതൻ പ്രസന്നാത്മാവായിരിക്കുന്നവനും ബാഹ്യമായ നിമിത്തങ്ങൾ എപ്പോഴും ഉണ്ടാകും. അക്കാര്യത്തിൽ ഒരു സാധാരണ ലൗകികനും ഒരു ആധ്യാത്മിക സാധകനും ഇവിടെ പറയുന്ന ബ്രഹ്മഭൂതനും തമ്മിൽ യാതൊരു വ്യത്യാസവും, ബാഹ്യമായ നിമിത്തങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പ്രാപ്തമാകുന്നു. അത് പ്രകൃതിയുടെ പരിണാമമാണ് നിമിത്തങ്ങളെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ സുഖത്തിനും ദുഃഖത്തിനും, സ്വസ്ഥതയ്ക്കും അസ്വസ്ഥതയ്ക്കും, ശാന്തിക്കും അശാന്തിക്കും എല്ലാമുള്ള നിമിത്തങ്ങൾ പുറമേ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് ബാഹ്യമായ പ്രകൃതിയിൽ നിന്ന് വരാം, സ്വന്തം പ്രകൃതിയിൽ നിന്നും വരാം, സ്വന്തം മനസ്സിൽ നിന്നും മറ്റും വരുന്നു. ഈ നിമിത്തങ്ങൾ സദാ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? പ്രകൃതി ത്രിഗുണാത്മികയാണ്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം അത് പരിണമിച്ചുകൊണ്ടിരിക്കും. ത്രിഗുണാത്മകമായി പരിണമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഈ നിമിത്തങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താണ്, അങ്ങനെ പ്രസന്നാത്മാവായിരിക്കുന്നവൻ ശോചിക്കുന്നില്ല, കാംക്ഷിക്കുന്നില്ല എന്ന് പറയും. എന്നുവെച്ചാൽ അതിന്റെ നിമിത്തങ്ങൾ അവിടെയും ഉണ്ടെന്നാണ്. അപ്പൊ ഈ ജ്ഞാനി അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ അതെന്താണ്, ഒരു പാറ പോലെ ഒരു സാധനമാണ്, ഒന്നും ഏക്കാത്ത ഒരു സാധനമാണ്, അല്ലെങ്കിൽ ലൈസിലിട്ട് വെച്ചതുപോലെയാണ്, മരവിച്ചിരിക്കുന്ന ഒന്നാണ്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ധാരണ. അതല്ല, നിഷേധിക്കുന്ന എന്തുകൊണ്ട്? ഇതിന്റെയൊക്കെ പ്രാപ്തിയുള്ളതുകൊണ്ടാണ്. അജ്ഞനിലും സാധകനിലും പ്രാപ്തിയുള്ളതുപോലെ തന്നെ ഇതെല്ലാം അവിടെ പ്രാപിക്കുന്നു. അങ്ങനെ പ്രാപിച്ചാലും എന്താണ്, ആ പ്രസന്നാത്മാവ് ന സന്തപ്യത ന കാംക്ഷതി, അത് ഒന്നിനും തന്നെ കാംക്ഷിക്കുന്നില്ല, ഒന്നിനെ തന്നെ ദുഃഖിക്കുന്നില്ല, രണ്ടും ഒരുപോലെയാണ്. അതായത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം എന്താണോ അവന്റെ മനസ്സിന് വരുന്ന സ്വസ്ഥത, അതാണ് അവൻ വലുതായി കാണുന്നത്. അസ്വസ്ഥതകളെല്ലാം അയാൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു, സ്വസ്ഥത നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അശാന്തിയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, ശാന്തിയെ നിലനിർത്താൻ ശ്രമിക്കുന്നു. അതാണ് ഒരു സാധകൻ ചെയ്യുന്നത്. അസ്മയം ബ്രഹ്മഭൂതനായി ഇരിക്കുന്നവൻ എന്താണോ അവനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ദ്വന്ദ്വമാണ്. എന്തുകൊണ്ട്? ഒന്നിന്റെ തന്നെ രണ്ടു വശമാണ്. ശാന്തിയെന്നും അശാന്തിയെന്നും പറയുന്നത് ഒന്നിന്റെ രണ്ടു വശമാണ്. നമ്മളെവിടെയെങ്കിലും ശാന്തിയെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമങ്ങൾ തന്നെ അടുത്ത അശാന്തിക്ക് കാരണമായി തീരും. എന്തുകൊണ്ട്? അത് നമ്മൾ എന്തെങ്കിലും സാധനയിലൂടെ കൃത്രിമമായി നിലനിർത്താൻ ശ്രമിക്കുന്നതാണ്, അതിനൊന്നായിട്ട് നിലനിൽക്കാൻ പറ്റത്തില്ല. അതാണ് ദ്വന്ദ്വം എന്ന് പറയുന്നത്. എപ്പോഴും ഇത് രണ്ടും മാറി മാറി നിൽക്കും. ഒരു സമയം ഒന്ന് നിന്ന് കഴിഞ്ഞാൽ അടുത്ത സമയം അടുത്തത് വരും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സമയം ശാന്തനായിരിക്കുകയും അത് കഴിഞ്ഞ് അസ്വസ്ഥനാകുകയും ചെയ്യുന്നത്. അത് ഒന്നിനെ വിട്ടിട്ട് ഒന്നിനെ മാത്രം നിലനിർത്താൻ ഒക്കത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? പരാം ശാന്തി നിഷ്ഠാജ്ഞാനസിയ പരാ എന്ന് പറയും. പരാം ഭക്തി, അത് നമ്മൾ ധരിച്ചിരിക്കുന്നതല്ല. നമ്മൾ ധരിച്ചിരിക്കുന്ന ജ്ഞാനവും ഭക്തിയും എല്ലാം അപരമാണ്, പരമല്ല. എന്നുവെച്ചാൽ ദ്വന്ദ്വാതീതമല്ല. ഇവിടെ പറയുന്നത് അങ്ങനെ ഒരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ആപേക്ഷികമായ ഒന്നല്ല. ആപേക്ഷികമായ ഒന്നിൽ വലുതായിരിക്കും അതൊന്നും നമ്മൾ ധരിക്കും. ജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വലിയ ആനന്ദമുള്ളവൻ, വലിയ ശാന്തിയുള്ളവൻ, വലിയ അറിവുള്ളവൻ, വലിയ ഭക്തിയുള്ളവൻ, ഇങ്ങനെയൊക്കെ ധരിക്കും. അതല്ല ഇവിടെ പറയുന്നു. ദ്വന്ദ്വാതീതമായിട്ടുള്ളതാണ്, നമ്മുടെ സങ്കല്പങ്ങളിൽ ഉള്ള ഈ ദ്വന്ദ്വങ്ങളിൽ നിന്നും അപ്പുറം നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണോ ഇന്ന ശോചതി ന കാംക്ഷതി, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മളെന്താണ് സമാധാനം ആഗ്രഹിക്കുന്നു, ശാന്തി ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു യത്നമുണ്ട്. ആഗ്രഹം അറിവ്, ആഗ്രഹം പ്രവൃത്തി, അതൊക്കെ നടക്കും. നമ്മളതൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. അത് നമ്മൾ എത്ര നേടി സമ്പാദിച്ചു വെച്ചാലും ശരി, ആയവ്യയം അതിൽപ്പെട്ടു പോകും. എന്ന് വെച്ചാൽ നമ്മളതിനെ നേടിയെടുക്കുന്നു, അത് നമ്മളിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ യത്നമുള്ളിടത്ത്, നേടിയെടുക്കുന്നിടത്ത് അത് എത്ര വലുതായാലും ശരി അത് നഷ്ടപ്പെട്ടു പോകും. മറിച്ച് ഇവിടെ പറയുന്ന എന്താണോ, അതടുത്ത് പറയുന്നു, ബ്രഹ്മഭൂതസ്യ അയം സ്വഭാവോ അനൂദ്യതേ. ഇവിടെ പ്രത്യേകിച്ച് ബ്രഹ്മഭൂതന് ചെയ്യേണ്ട ഒരു കാര്യത്തെ പറയുകയല്ല, അല്ലെങ്കിൽ ബ്രഹ്മഭൂതൻ ഇങ്ങനെ ഒരു യത്നത്തിലിരിക്കുന്നു എന്ന് പറയുകയല്ല, മറിച്ച് എന്താണ്, അയാളുടെ സ്വഭാവമാണ്. അതാണ് സഹജഭാവം എന്നും പറയുന്നത്. നിജസ്ഥിതി, സഹജഭാവം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സങ്കല്പത്തിന് അപ്പുറമുള്ള ഒരു കാര്യമാണ്, നമ്മുടെ കൽപ്പനകൾക്ക് അതീതമായൊരു കാര്യമാണ്. നമ്മുടെ കൽപ്പനകൾ കൊണ്ട് നമ്മൾ സൃഷ്ടിക്കും ജ്ഞാനിയും ഭക്തനെയും. നമ്മുടെ കൽപ്പനകൾ കൊണ്ട് സൃഷ്ടിക്കുന്നൊന്നും എന്താണ്, അവരുടെ വാസ്തവ സ്വരൂപമല്ല. അതുകൊണ്ട് പറയുന്നു ഭാഷ്യകാരൻ കൂടെ പറയുന്നു, ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണത്, സ്വഭാവ അനൂദ്യത, അത് അനുവാദം ചെയ്യുക മാത്രമാണ്. എന്നുവെച്ചാൽ ഒരു കാര്യം ഇവിടെ എന്താണ്, വിധിക്കുകയല്ല, ബ്രഹ്മഭൂതനോട് പറയുകയല്ല, നീ ശോചിക്കരുത്, നീ കാംക്ഷിക്കരുത് എന്ന് വിധിക്കുകയല്ല. അങ്ങനെ ഒരു അവസ്ഥയെ നിന്റെ യത്നം കൊണ്ട് നീ നേടിയെടുക്കണമെന്ന് ബോധിപ്പിക്കുകയല്ല. മനസ്സെന്താണോ, ഇതൊരു സ്വഭാവത്തിന്റെ അനുവാദം മാത്രമാണ്. വേറെ രീതി പറഞ്ഞാൽ അതൊരു വസ്തുസ്ഥിതി കഥനം മാത്രമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്, അത് നമ്മുടെ കൽപ്പനയ്ക്ക് അതീതമാണ് എന്ന് നമ്മൾ ഒന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ല, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു യത്നത്തെ ഇവിടെ വിധിക്കുകയല്ല. അതിനപ്പുറം എന്താണിത്, അയത്ന സിദ്ധമാണ്. അല്ലെങ്കിൽ എന്താണ്, സർവയത്നങ്ങളും വ്യർത്ഥമാകുന്നിടത്ത് ശ്രദ്ധിക്കുന്നതാണ്. അതാണ് എന്നാ കർമ്മണ എന്നും മറ്റും പറയുന്നു. ആ ഒരു അവസ്ഥയെക്കുറിച്ചുകൂടെ പറയുകയാണ്. അതാണ് പറയുന്നത് സ്വഭാവമാണ് എന്ന് പ്രത്യേകം പറയുന്നു. ദ്വന്ദ്വാതീതമാണ്, യത്നസാധ്യമായൊരു കാര്യമല്ല, കൽപ്പനാതീതമാണ്. കേവലം അതിനെക്കുറിച്ച് പറയാൻ എന്താണ്, സ്വസംവേദ്യം, സ്വ അനുഭവസിദ്ധം എന്നെല്ലാം പറയും. അങ്ങനെയുള്ള ഒരുവന്റെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. ബ്രഹ്മഭൂതസ്യ അയം സ്വഭാവോ അനൂദ്യതേ ന ശോചതി ന കാംക്ഷതീതി ന ഹി അപ്രാപ്ത വിഷയ ആകാംക്ഷ ബ്രഹ്മവിദ ഉപപദ്യതേ. അല്ലാതെ അങ്ങനെ ധരിച്ചു കളയരുത്. എന്താണോ നമ്മൾ ഓരോന്ന് ആഗ്രഹിക്കുന്നു, അങ്ങനെയുള്ള ആഗ്രഹങ്ങളില്ലാത്തവനാണ് ബ്രഹ്മജ്ഞാനി, അങ്ങനെ നിങ്ങൾ ധരിച്ചു കളയരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളും വിചാരിക്കും എന്താണ് ശരി, എന്നാൽ ഞാനും ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഒന്ന് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക, ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതിയിരുന്നെന്ന് വിചാരിച്ച് ബ്രഹ്മജ്ഞാനമൊന്നും വരുന്നില്ല. കുറച്ച് സമയം അങ്ങനെ ഇരിക്കാം, ബലൂണ്ണ വീർപ്പിക്കുന്നത് പോലെയാണ്. അതിനൊരു സമയപരിധിയുണ്ട്. അത് കഴിയുമ്പം ഒന്നുകിൽ ഷൂ കാറ്റ് പോകും, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. അതുപോലെയാണ് നമ്മുടെ ബ്രഹ്മജ്ഞാനം. അത് നിമിഷങ്ങളെ നീക്കത്തുള്ളൂ. അപ്പോൾ ഒരു ആഗ്രഹങ്ങളില്ലാതിരിക്കുന്നവൻ എന്നും ബ്രഹ്മജ്ഞാനി ബോധിപ്പിക്കുകയല്ല. കാരണം ആഗ്രഹങ്ങളില്ലാതിരിക്കണമെങ്കിൽ നമുക്ക് യത്നം വേണം, പരിശ്രമിക്കണം. അങ്ങനെ ഒരു യത്നത്തിലിരിക്കുകയല്ല, ആഗ്രഹങ്ങളെ പരിത്യജിച്ചുകൊണ്ട് ആഗ്രഹങ്ങളില്ലാത്തവനായി സങ്കല്പിച്ച് അങ്ങനെ ഇരിക്കുകയല്ല. എന്തുകൊണ്ട്? ബ്രഹ്മജ്ഞാനിയിൽ ആഗ്രഹത്തിന്റെ പ്രാപ്തിയില്ല. അത് പ്രാപ്തമായിട്ട് വേണ്ട അതിനെ നിഷേധിക്കാൻ. പ്രാപ്തി ഉള്ളിടത്ത് നിഷേധം വരും. അതുകൊണ്ട് നിങ്ങൾ ഒരു തരത്തിലുള്ള ആകാംക്ഷകളെയും ത്യജിച്ചിട്ടിരിക്കുന്ന ഒരാളുണ്ട്. പിന്നെയോ അതിന് പിന്നെ എങ്ങനെ മനസ്സിലാകും? ആകാംക്ഷകളോടുകൂടിയിരിക്കുക അല്ലെങ്കിൽ ആകാംക്ഷകളൊക്കെ ത്യജിച്ചിരിക്കുക എന്ന് പറയുന്ന നമ്മുടെ ഈ അവസ്ഥയ്ക്ക് അതീതനായിരിക്കുന്നവനെന്ന് മനസ്സിലാക്കും. നമുക്കിത് രണ്ടിനും കഴിയും. എന്താണ്? ആകാംക്ഷകളെ ത്യജിച്ചിട്ടിരിക്കാം. നമ്മൾ പലതിനെയും ത്യജിക്കും, പലതും വേണ്ടെന്ന് വയ്ക്കും, വേണ്ടാത്തതിനെയൊക്കെ സ്വീകരിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷേ ഈ രണ്ടിനും അതീതമായിരിക്കുന്ന പോലെ, അതുകൊണ്ടിവിടെ പറയുന്ന എന്താണ്? അപ്രാപ്ത വിഷയ ആകാംക്ഷ. അപ്രാപ്ത വിഷയങ്ങളിലുള്ള ഒരാകാംക്ഷ ബ്രഹ്മവിദഹ നവബുദ്ധിനെ ബ്രഹ്മജ്ഞാനിക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ആകാംക്ഷത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധരിക്കുന്ന അർത്ഥമല്ല, എന്റെ വാച്യാർത്ഥത്തെ എടുക്കരുത്. നിങ്ങൾ ബ്രഹ്മജ്ഞാനി ഒന്നിനെ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ എടുക്കരുത്. കാംക്ഷയുടെയും ശോകത്തിനും അതീതമായൊരു തലമുണ്ട്. അതെങ്ങനെയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തലത്തിൽ എത്തിപ്പെടുക അല്ലാതെ അതിന് സമാധാനമില്ല. ചോദ്യത്തിന് അവിടെ ഉത്തരവുണ്ട്. ദ്വന്ദ്വാതീതനായ ഒരു തലത്തിൽ എത്തിച്ചേരുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു തലത്തിലെത്തുന്ന ഒരാൾ പിന്നീട് ഇതിനെയൊന്നും പൊരുത്തപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ യുക്തി എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ പൊരുത്തപ്പെടുത്തുന്നത്? നമ്മളാദ്യം ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചുള്ള കൽപ്പനകൾ വയ്ക്കും, അതിങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും, എന്നിട്ട് വിലയിരുത്തും. അയാൾ അങ്ങനെ കാണിച്ചതുകൊണ്ട് അയാൾ ബ്രഹ്മജ്ഞാനിയല്ല, അയാൾ ഇങ്ങനെ കാണിച്ചതുകൊണ്ട് അയാൾ ബ്രഹ്മജ്ഞാനിയാണ് എന്നിങ്ങനെ നമ്മൾ ബ്രഹ്മജ്ഞാനികൾക്ക് മാർക്കെടുക്കും. ജ്ഞാനിയാണെന്നോ അല്ലെന്നോ ഒക്കെ നമ്മൾ വിധിക്കും. നമ്മൾ തീരുമാനിക്കുന്നില്ല ഇന്നാരെന്നാരൊക്കെയാണ് ജ്ഞാനി, ഇന്നാരെന്നാര അജ്ഞാനി. ഈ തീരുമാനിക്കാൻ ഇവൻ ആരാണെന്ന് ഒരിക്കലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ നമുക്ക് അഭിപ്രായമില്ല ഇന്നാരൊക്കെ ജ്ഞാനിമാരാണ് ഇന്നാരൊക്കെ അജ്ഞാനിമാരാണ്. ആർക്കും അഭിപ്രായമില്ലാത്തത്? ഇത് ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനിച്ചത്? ഒരാൾ ജ്ഞാനിയാണ്, ഒരാൾ അജ്ഞാനിയാണെന്ന് നമുക്ക് അങ്ങേയറ്റം തീരുമാനിക്കാവുന്നത് നമ്മളെ തലത്തിൽ നിൽക്കുന്നവരെ കുറിച്ചാണ്, ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്നുള്ളത്. നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ട് പറയാൻ എന്താണ്? അവന് കാംക്ഷ കുറവാണ്, അതുകൊണ്ട് അവൻ ജ്ഞാനി. ഇവന് കാംക്ഷ കൂടുതലുണ്ട്, അവൻ അജ്ഞാനി. ഇങ്ങനെ വേർതിരിക്കാം. നമ്മുടെ തലത്തിൽ നിൽക്കുന്നവരെ നമുക്ക് ജ്ഞാനിന്നും അജ്ഞാനിന്നും വേർതിരിക്കാം. അല്ലാതെ ദ്വന്ദ്വാതീതനായി നിൽക്കുന്നവനെ അവന്റെ ശോക കാംക്ഷകൾ എല്ലാം കണ്ടിട്ടോ കാണാതിരുന്നിട്ടോ ജ്ഞാനിയാണെന്നോ അജ്ഞാനിയാണെന്നോ ഒന്നും വിലയിരുത്താൻ ഒക്കത്തില്ല. ആ ഒരു സൂക്ഷ്മമായ കാര്യമാണ് ഇവിടെ പറയുന്നത്. ശോചത്തിനോ കാംക്ഷതയെന്ന് കേട്ടിട്ട് നമ്മുടെ ചെറിയ ബുദ്ധി വച്ച് ഇതൊന്നും ഇല്ലാത്ത ഒരുവൻ ബ്രഹ്മജ്ഞാനി എന്ന് തീരുമാനിച്ചുകളെ, അങ്ങനെ ഇത് ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ബ്രഹ്മഭൂതനായി ബ്രഹ്മസ്വരൂപനായി പ്രസന്നമായ ഉള്ളോടുകൂടിയിരിക്കുന്ന ഈ ശോകകാംക്ഷകൾക്കെല്ലാം അതീതനായിരിക്കുന്ന ഒരുവനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിനെ വിശദീകരിക്കാൻ വേണ്ടി ഭാഷ്യകാരം നടത്തുന്ന ഒരു ശ്രമമാണ് ഇവിടെ. അതങ്ങനെയായിരിക്കണം, അതിന്റെ താല്പര്യത്തെ അതിന്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കണം. വാച്യാർത്ഥത്തിൽ നിന്നാ പിടികിട്ടത്തില്ല. ന ഹർഷ്യതി ദിവാ പാഠ, അങ്ങനെ ഒരു പണഭേദമുണ്ട്. ന ശോചതി ന ഹർഷ്യതി, ദുഃഖിക്കുന്നില്ല സന്തോഷിക്കുന്നില്ല. രണ്ടായാലും അത് തന്നെ, അതിനതീതമായ ഒരു അവസ്ഥയെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. സമസർവേഷു ഭൂതേഷു ആത്മോപമേന സർവേഷു ഭൂതേഷു സുഖം ദുഃഖം വ സമമേവ പശ്യതി. ഇവിടെ ഭക്ഷ്യകാരൻ എന്റേതായ ഒരു വ്യാഖ്യാനം ഇവിടെ കൊടുക്കുകയാണ്. സമസർവേഷു ഭൂതേഷു എന്ന് പറയുന്നിടത്ത് മുൻഭാഗങ്ങളിലെല്ലാം വ്യാഖ്യാനിച്ചെന്താണോ സർവഭൂതങ്ങളിലും സമമായ ആത്മാവിനെ കാണുന്നു എന്ന് വ്യാഖ്യാനിച്ചു. അങ്ങനെയാകാം വ്യാഖ്യാനം. അതും തത്വജ്ഞാനിയുടെ അതീതമായ നിലയിൽ എന്താണോ ഈ ലൗകികമായ അല്ലെങ്കിൽ ഈ വ്യാവഹാരികമായ ഈ പ്രപഞ്ച പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും സർവത്ര ആത്മദർശനം, സർവത്ര സമദർശന, അങ്ങനെ പറയാം. ഇവിടെ പിന്നെ എന്താണ് ന ശോചനകാംക്ഷതി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. തന്നിൽ ശോകവും കാംക്ഷയുമില്ല, അല്ലെങ്കിൽ ആനന്ദവും സന്തോഷവുമില്ല. അത് തന്നെ സർവത്ര കാണുന്നു എന്നാണ്. തന്നിൽ ശോകവും കാംക്ഷയും ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ശോകർക്ക് ശോകകാംക്ഷകളൊക്കെ ഉണ്ടല്ലോ, അത് കാണില്ലേ? താൻ ജ്ഞാനിയാണ്, തനിക്കതൊന്നുമില്ല, താൻ അതീതനാണ്. പക്ഷെ മറ്റുള്ളവർക്ക് അതൊക്കെ ഉണ്ടല്ലോ, മറ്റുള്ളവരുടെ ദുഃഖവും സുഖവും, അത് ഞാൻ കാണുന്നുണ്ടോ? ഇവിടെ പറയുന്നു പരമാർത്ഥത്തിൽ അതും കാണുന്നില്ല. എന്തുകൊണ്ട്? തന്നിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നില്ല. തന്നിൽ നിന്ന് അന്യമായി കാണാതെ ഒരുവൻ എങ്ങനെയാണ് അന്യന്റെ ദുഃഖത്തെ കാണാൻ കഴിയുന്നത്? അന്യനുണ്ടെങ്കിലേ അന്യന്റെ ദുഃഖം കാണാൻ പറ്റും. അതാണ് പരമാർത്ഥം. പരമാർത്ഥത്തിൽ അന്യന്റെ സുഖവും ദുഃഖവും കാണുന്നില്ല. എന്തുകൊണ്ട്? അയാൾ സർവഭൂതാത്മാവായിരിക്കുന്നു. എന്നുവെച്ചാൽ സർവാതീതനായിരിക്കുന്നു എന്നർത്ഥം. സർവാതീതനായിരിക്കുന്നുകൊണ്ട് ഒരിടത്തും തന്നെ സമസർവേഷു ഭൂതേഷു ആത്മോപമ്യേന തനിക്ക് തുല്യമായി തന്നെ സർവേഷു ഭൂതേഷു സർവഭൂതങ്ങളിലും സുഖം ദുഃഖം വാ സമമേവ പശ്യതി. സുഖമായാലും ശരി ദുഃഖമായാലും ശരി സമമായി തന്നെ കാണുന്നു എന്ന് പറഞ്ഞാൽ തനിക്ക് തുല്യമായി തന്നെ കാണുന്നു. എന്തുകൊണ്ട്? അവിടെ അനന്യഭാവത്തിൽ സർവത്തെയും കാണുന്നു. അതുകൊണ്ട് സുഖദുഃഖങ്ങളെ ഒരിടത്തും കാണുന്നില്ല. അതാണ് പരമാർത്ഥമായ അവസ്ഥ. ആ ഒരവസ്ഥയിലാണ് എന്താണോ ശരിയായ നൈഷ്കർമ്മ്യഭാവം വരുന്ന അവിടെയാണ്. ആ ബ്രഹ്മഭൂതമായ അവസ്ഥയിൽ പൂർണമായ നൈഷ്കർമ്മ്യം അവിടെ സിദ്ധിച്ചിരിക്കുന്നു. മനുഷ്യൻ പ്രവർത്തിക്കുന്ന എന്തിനു വേണ്ടി? ദുഃഖത്തെ നേടുന്നതിനും സുഖത്തെ നേടുന്നതിനും ദുഃഖത്തെ ഒഴിവാക്കുന്നതിനും. ഇതിന് രണ്ടിനാണ് പ്രവർത്തിക്കുന്നത്. അതും സാധാരണ സ്വന്തം ദുഃഖത്തെ ഒഴിവാക്കുന്നതിനും സ്വന്തം സുഖത്തെ നേടുന്നതിനും അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കുന്ന നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു? അന്യന്റെ ദുഃഖത്തെ മാറ്റുന്നതിനും അവന് സുഖത്തെ കൊടുക്കുന്നതിനും ശ്രമിക്കുന്നു. ഈ രണ്ട് പ്രവർത്തനങ്ങളിലും അടിസ്ഥാനപരമായിരിക്കുന്ന എന്താണ്? ഇവിടെ പറയുന്നതനുസരിച്ച് അജ്ഞതയാണ്. എന്തുകൊണ്ട്? ഇവിടെ ബ്രഹ്മഭൂതനായിരിക്കുന്നവൻ അവനെ സംബന്ധിച്ച് തനിക്ക് നേടേണ്ടതായിട്ട് സുഖമില്ല, ഒഴിവാക്കേണ്ട ദുഃഖവും. അന്യനായി ആരെയും കാണുന്നില്ല. അവന് ആരുടെയും ദുഃഖത്തെ പരിഹരിക്കാനോ ആരുടെയും ആർക്കെങ്കിലും സുഖത്തെ ഉണ്ടാക്കാനോ വേണ്ടിയും ശ്രമിക്കുന്നില്ല. അതാണ് പാരമാർത്ഥികമായ തത്വജ്ഞാനിയുടെ നില. അതാണ് നൈഷ്കർമ്മ്യസിദ്ധി എന്ന് പറയുന്നത്. അതാണ് ആത്മോപമ്യേന സർവത്ര നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരിടത്തും ദുഃഖം നിവൃത്തിക്ക് വേണ്ടിയും സുഖപ്രാപ്തിക്ക് വേണ്ടിയും പരിശ്രമിക്കുന്നില്ല. അത് ഭൗതികമാണ്, വ്യവഹാരമാണ്, അവർ ദ്വന്ദ്വാതീതന്മാരായിരിക്കുന്നു. അവര് പാരമാർത്ഥിക സ്ഥിതിയെക്കുറിച്ച് പറയുന്നു. ഇവിടെ സാധാരണ ഒരു സംശയം വരാം, ഇപ്പൊ മഹാത്മാക്കൾ അങ്ങനെ പ്രവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നതോ? അങ്ങ് പലതവണ സമാധാനം പറഞ്ഞിട്ടുണ്ട്. എന്താണോ പാരമാർത്ഥിക നിലയിൽ അതില്ല, ലോകദൃഷ്ടിയിൽ അതുണ്ട്. ഇവിടെ പറയുന്നത് പാരമാർത്ഥിക നിലയെക്കുറിച്ചാണ്. നൈഷ്കർമ്മ്യസിദ്ധി എന്ന് പറയുന്നത് ലോകദൃഷ്ടിയിലല്ല പറയുന്നത്. നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് പറയുന്നതല്ല, മറിച്ച് ജ്ഞാനിയുടെ പാരമാർത്ഥിക നിലയെക്കുറിച്ച് പറയണം. അവിടെ ഹർഷശോകങ്ങളൊന്നുമില്ല, പരമാർത്ഥത്തിൽ അതില്ല. ലോകത്തിന്റെ ദൃഷ്ടിയിൽ അങ്ങനെ പ്രവർത്തിക്കുന്നതായി കണ്ടാൽ പോലും എന്നർത്ഥം. അതെന്തുകൊണ്ട് അങ്ങനെ? കാരണം നമുക്ക് ആ പാരമാർത്ഥിക നില എന്താണെന്ന് കാണാൻ കഴിയുന്നില്ല. നമ്മൾ കാണുന്ന എന്താണ്? ലൗകികമായ വ്യാവഹാരികമായ നിലയാണ്. അതിനെ കണ്ടുകൊണ്ട് നമ്മൾ വിലയിരുത്തുന്നു. അതിനെ ശരിയും തെറ്റും ന്യായവും അന്യായവും എല്ലാം നമ്മൾ ചിന്തിക്കുന്നു. അത്രയും നമുക്ക് കഴിയുന്നു. അതുകൊണ്ട് നമ്മളും കരുതുന്നു, എന്താണോ അങ്ങനെ ബ്രഹ്മനിഷ്ഠനായ ഒരുവനും അജ്ഞനെ പോലെ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നു. അത് ഭഗവാൻ സ്വയം സമ്മതിക്കുന്നുണ്ട്. എനിക്കൊന്നും ചെയ്യാനില്ല, എന്നാലും അതെന്റെ പാരമാർത്ഥികമല്ല, പക്ഷെ നിന്റെ ദൃഷ്ടിയിൽ എന്താണ്, ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ പാരമാർത്ഥിക അവസ്ഥ ഇവിടെ പറയുകയാണ്. അങ്ങനെ ഉണ്ട് ഒന്നും മനസ്സിലാക്കുകയല്ലാതെ അത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ നിലയിൽ ഈ ദ്വന്ദ്വത്തെ അതിക്രമിച്ചവന് മാത്രമേ അത് സാധ്യമാകൂ. അതിവിടെ പറയുന്നു. അതുകൊണ്ട് നമ്മുടെ വിലയിരുത്തലുകൾ എപ്പോഴും സൂക്ഷിക്കണം, അതെല്ലാം അപക്വമായിരിക്കും എന്നാണ്. നാത്മസമദർശനമിഹ തസ്യ വക്ഷ്യമാണത്വ ഭക്ത്യാമവിജ്ഞാനാതി. ആത്മസമദർശനം എന്ന് പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതല്ല ഇവിടെ പറയുന്നത് എന്നിവിടെ എടുത്തു പറയുന്നു. അതിനി പറയുന്നുണ്ട്, അവിടെ വിശദീകരിക്കുന്നു. ഭാഷ്യകാരന്റെ ഒരു കാഴ്ചപ്പാടെന്നേ ഉള്ളൂ. അതിന്റെ പരമാർത്ഥം ഇതാണ്, അവൻ ദ്വന്ദ്വാതീതനായിരിക്കുന്നു, സർവഭൂതങ്ങളിലും സമനായിരിക്കുന്നു, ഏകനായിരിക്കുന്നു, ഒന്നിനവിടെ ന്യൂനത കാണുന്നില്ല. അതാണ് സർവഭൂതങ്ങളിലും സമനായിരിക്കുന്നു. സമസർവേഷു ഭൂതേഷു എന്ന് പറഞ്ഞാൽ സാധാരണ സർവപ്രാണികളോടും പക്ഷപാതരഹിതനായിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വാച്യാർത്ഥം. പ്രത്യേകിച്ച് പക്ഷപാതമില്ലാതെ എല്ലാവരോടും ഒരുപോലെ ഇരിക്കുന്നു. നമ്മൾ സാധാരണ പറയുന്ന സമത്വം അത് നല്ലതാണ്, വ്യവഹാര ദൃഷ്ടിയാൽ അത് നല്ലതാണ്. എല്ലാവരോടും സമമായിരിക്കുക, പക്ഷപാതമില്ലാതിരിക്കുക എന്നൊക്കെ പറയുന്നു. പക്ഷെ വ്യവഹാര ദൃഷ്ടിയിൽ പക്ഷപാതരഹിതനായിരിക്കാൻ ആർക്ക് സാധ്യമല്ല. കാരണം വ്യവഹാരം ദ്വന്ദ്വാത്മകമാണ്. അവിടെ പൂർണ്ണമായ പക്ഷപാതരാഹിത്യം എന്ന് പറയുന്നത് ഈശ്വരന് പോലും സാധ്യമല്ലെന്നാണ് പറയുന്നത്. ഈശ്വരന് അസാധ്യമെന്നുള്ളതല്ല, അത് ഈശ്വരന്റെ നിയമത്തിൽപ്പെടുന്ന കാര്യമല്ല. ഈശ്വരനും എന്ത് ചെയ്യുന്നു? അവനവന്റെ കർമ്മം അനുസരിച്ച് അവനവന് ഫലം കൊടുക്കുന്നു. അപ്പൊ സുഖവും ദുഃഖവും നന്മയും തിന്മയും എല്ലാം ജീവന്മാരിൽ നാനാരൂപത്തിൽ കാണപ്പെടുന്നു. പൂർണമായ പക്ഷപാതരാഹിത്യം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നുമില്ല. കർമാനുസാരിയായി ഓരോരുത്തരും സംഭവിക്കേണ്ട എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് സർവ പ്രാണികളിലും അതീത രൂപത്തിൽ അവനിരിക്കുന്നു എന്നാണ്. പ്രാണികളുടെ ആ ലൗകിക ബോധത്തിന് കീഴ്പ്പെട്ടല്ല ഇരിക്കുന്നത് ബ്രഹ്മനിഷ്ഠൻ, അല്ല അതീതനായിരിക്കുന്നു എന്ന് പറയുന്നു. ഏവം ഭൂതോ ജ്ഞാനനിഷ്ഠോ മദ്ഭക്തി മയി പരമേശ്വരേ ഭക്തി ഭജനം പരാം ഉത്തമം ജ്ഞാനലക്ഷണം ചതുർഥീം ലഭതേ ചതുർവിധ ഭജന്തേ മാ ഇത്യുക്തം. ഏവം ഭൂത ജ്ഞാനനിഷ്ഠ ഇപ്രകാരം ജ്ഞാനനിഷ്ഠനായിരിക്കുന്നവൻ എന്ന് പറയുന്നു. മദ്ഭക്തിം മൈ പരമേശ്വരേ ഭക്തിം, പരമേശ്വരനിൽ പരമമായ ഭക്തിയെ നേടുന്നു എന്നാണ്. ജ്ഞാനനിഷ്ഠൻ പരമമായ ഭക്തിയെ നേടുന്നു എന്നാണ്. മൈ പരമേശ്വരേ ഭക്തിം ഭജനം, ഭക്തി എന്ന് വെച്ചാൽ ഭജിക്കുക, ഈശ്വരഭജനം, ഉത്തമമായ ഈശ്വരഭജനത്തെ അവൻ നേടിയിരിക്കുന്നു. പരാം ഉത്തമം, ഉത്തമമായ ആ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനലക്ഷണം. ഭാഷ്യകാരൻ പറയുന്നു ജ്ഞാനരൂപത്തിലുള്ള ഭക്തി എന്ന് പറയുന്നു. ചതുർഥീം ലഭതി, ഇവിടെ ഭക്തി എന്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാഖ്യാനിച്ചു? ഭക്തിം ജ്ഞാനലക്ഷണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അവിടെ. ഭക്തിം ജ്ഞാനലക്ഷണം എന്നാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനമാണ്, ജ്ഞാനരൂപത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത്. ചതുർഥീം ലഭതി, എന്തുകൊണ്ടങ്ങനെ വ്യാഖ്യാനിച്ചു? പറയുന്നു ചതുർവിധ ഭജന്തേമ ഇത്യുക്തം. എന്നെ നാല് തരത്തിൽ ഭജിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ നാല് തരത്തിലുള്ള ആൾക്കാർ ഭജിക്കുന്നുണ്ട്, ഈശ്വര ഭജനം ചെയ്യുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു. ആർത്ഥൻ ജിജ്ഞാസു അർത്ഥാൽ ജ്ഞാനി. അതിൽ ആ ജ്ഞാനിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനിയുടെ ജ്ഞാനത്തെക്കുറിച്ചുകൂടെ പറയുന്നു പരാം ഭക്തി, പരമമായ ഭക്തി എന്നിവിടെ ഭാഷ്യകാരൻ പറയുന്നു. എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ജ്ഞാനമെന്നും ഭക്തിയെന്നും പറയുന്നത് രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെ. അതിനെ ഒരാൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം, ചിലർക്ക് അതിനെ ഭക്തി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. എന്തുകൊണ്ട് അവരിഷ്ടപ്പെടുന്നു? അവരുടെ സംസ്കാരം അതാണ്, അതിനെ ഭക്തി എന്ന് പറയുന്നു. ചിലർക്ക് അങ്ങനെയല്ല, അതിനെ ജ്ഞാനമെന്ന് പറയുന്നു. എന്തുകൊണ്ട്? അവരുടെ സംസ്കാരം അതാണ്. നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു എന്നുള്ളതല്ല. ചിലർ നമ്മൾ ധരിക്കും എന്താണ്? അയാൾ ജ്ഞാനിയാണ്, ഭക്തിയില്ല എന്ന് നമ്മൾ പറയും. ചിലരെ കുറിച്ച് നമ്മൾ പറയും അതിന് ഭക്തിയുണ്ട്, പക്ഷെ ജ്ഞാനത്തിന്റെ കുറവുണ്ടെന്ന് പറയും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ധരിക്കുന്നത്? നമ്മുടെ സംസ്കാരമനുസരിച്ച് നമ്മൾ ധരിക്കുന്നത്, ഇത് ഒരാൾ ധരിക്കുന്നു ഭക്തി വളരെ ശ്രേഷ്ഠമാണ്, മറ്റു ഗുരുവും വിചാരിക്കുന്നത് എന്താണ്? ജ്ഞാനമാണ് ശ്രേഷ്ഠം. നമ്മൾ വാദിക്കുകയും ചെയ്യും ഭക്തിയാണ് ശ്രേഷ്ഠമെന്ന്. നമ്മൾ ഭക്തന്മാരെ ശ്രേഷ്ഠന്മാരാണെന്ന് നമ്മൾ പറയും, ഭക്തി ശ്രേഷ്ഠമാണെന്ന് പറയും ഒരു കൂട്ടർ. ജ്ഞാനിക്കില്ലാത്ത പല ഗുണങ്ങളും ഭക്തനുണ്ടെന്ന് പറയും, വിവരൊക്കെ ഇടും മറ്റും. വേറെ കൂട്ടർ പറയും അങ്ങനെയല്ല, ജ്ഞാനമാണ് ശ്രേഷ്ഠം. എന്തുകൊണ്ടാണ്? ഭക്തനില്ലാത്ത ചില ഗുണങ്ങൾ ഇവനുണ്ട്, അഹന്തയും മറ്റും. ഇങ്ങനെ നമ്മൾ രണ്ടിനെയും ശ്രേഷ്ഠമാണെന്ന് കരുതും. ഏതെങ്കിലും ഒരു പക്ഷത്തായിരിക്കും മനുഷ്യന്റെ ഒരവസ്ഥ നോക്കണം. എന്താണ്? ഈശ്വരൻ തന്നെ ഈശ്വരനെ പ്രാപിക്കുന്നതിനുള്ള ഉപായങ്ങൾ നിർദ്ദേശിച്ച് ഇന്നതിന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തി അപ്പൊ ഈശ്വരനെ പ്രാപിക്കാനുള്ള ഉപായങ്ങളെന്ന് പറയുമ്പോൾ അതിൽ യാതൊരു തരത്തിലുള്ള ദോഷവും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അത് സ്വീകരിച്ച് മനുഷ്യനും ഒരു ദോഷവും പാടില്ല. എന്നാലും മനുഷ്യൻ അത് പറഞ്ഞിട്ട് മത്സരിക്കും. ഈശ്വരൻ തന്നെ നിർദ്ദേശിച്ച ഉപായങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മത്സരിക്കുന്നു. ഭക്തിയാണ് ശ്രേഷ്ഠം, ജ്ഞാനമാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇവിടെ മനസ്സിലാക്കി തരുന്നത് എന്താണ്? ആ ഭക്തി എന്ന് പറയുന്നത് തന്നെയാണ് ജ്ഞാനം, രണ്ടും രണ്ടല്ല. ഗീതയിൽ നിന്ന് നമ്മൾ മുഖ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. കാരണം ഇതിന്റെ രണ്ടു കാര്യത്തെയും, ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, ഞാനി ഞാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നു. പരമമായ അവസ്ഥയിൽ ഒന്ന് തന്നെയാണ് ഇത് രണ്ട്. എന്നാൽ പിന്നെ ഒരു ഒന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കും, ഭക്തി എന്നോ ജ്ഞാനമെന്നോ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരെ, ഇതിനായി രണ്ട് ശബ്ദം പ്രയോഗിക്കുന്നു. ജീവന്മാർ അവരവരുടെ സംസ്കാരമനുസരിച്ച് ഇതിനെ രണ്ടായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. നേരത്തെ വേറൊരു ഭാഗത്ത് പറഞ്ഞതുപോലെ യോഗമെന്നും സാഖ്യമെന്നും രണ്ട് വഴിയുണ്ടെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടായിരുന്നു. യോഗമെന്നും സാഖ്യമെന്നും പറയുന്ന രണ്ട് കാര്യങ്ങൾ ഇവിടെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് വഴിക്ക് ആൾക്കാർ പരിശ്രമിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം എന്ത് പറഞ്ഞു? യോഗത്തെയും സാഖ്യത്തെയും ഒന്നായി കാണുന്നവനാണ് ശരിയായി കാണുന്നത്. ഇതാണ് ഭഗവാൻ ഇതിനെയൊക്കെ സമന്വയിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇത് രണ്ടും രണ്ടാണെന്ന് അവിടെ വ്യാഖ്യാനിച്ച് ഞാൻ തന്നെ സമർത്ഥിച്ചിട്ടുണ്ട് ഭാഷ്യത്തിനനുസരിച്ച്. അത് ഭാഷ്യ രീതി അനുസരിച്ച്. പക്ഷെ ഭഗവാൻ പറയുന്ന അതല്ല. എന്താണോ പശ്യതി സ പശ്യതി, ഇതിനെ രണ്ടിനെയും ഒന്നായി ആരാണോ കാണുന്നത് അവനാണ് ശരിക്ക് കാണുന്നത്. നിങ്ങൾക്ക് രണ്ടായിട്ടും കാണാം. രണ്ടായിട്ട് കാണുന്നത് നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ യുക്തിയും അനുസരിച്ച് നിങ്ങൾക്ക് രണ്ടാക്കാം. അതാണ് മുമ്പേ ഇങ്ങനെ രണ്ടായി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ ആത്യന്തികമായിട്ട് ഒന്നാണ്. അതേ നിലപാട് തന്നെയാണ് ജ്ഞാനത്തെ സംബന്ധിച്ചും ഭക്തിയെ സംബന്ധിച്ചുമുള്ളത്. എന്താണ് ആ ജ്ഞാനം എന്ന് പറയുന്നത്? ഭക്തി തന്നെ. ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനം തന്നെ. അതിന്റെ പരമമായ നിലയിൽ പിന്നെ നമ്മൾ സാധാരണ ജ്ഞാനി ഭക്തൻ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ വേർതിരിക്കുന്നുണ്ടല്ലോ. അതെവിടെയാണ്? അതിതിന്റെ താഴ്ന്ന തലങ്ങളിലാണ്. നമ്മൾ കരയും നിലവിളിക്കുകയൊക്കെ ചെയ്യുന്ന ഭക്തിയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വായിച്ചെറിഞ്ഞുള്ള ജ്ഞാനമുണ്ട്. ഇതൊക്കെ വേറെ വേറെയാണ്. ഇതൊന്നും ഒരിക്കലും ഒന്നാകത്തില്ല. പറയല്ലോ, വിവരക്കേടും അഹന്തിയും എങ്ങനെ ഒന്നാകുന്നു? അതിനാർക്കും ഒന്നാക്കാൻ പറ്റത്തില്ല. ഇത് രണ്ട് രണ്ട് കാര്യങ്ങളാണ്. സാധാരണ നമ്മൾ വിവരക്കേടിന് ഭക്തിയെന്നും അഹന്തയെ ജ്ഞാനമെന്നും പറഞ്ഞിരിക്കുകയും അതിനെക്കുറിച്ചല്ല ഭഗവാൻ പറയുന്നു. നമ്മൾ ധരിച്ചു വരിച്ചിരിക്കുന്ന ഭക്തിയും ജ്ഞാനവും രണ്ടും രണ്ടാണ്. അതിന് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ഏത് പക്ഷത്താണോ നിൽക്കുന്നത്, ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ, ആ പക്ഷം അനുസരിച്ച് നമുക്ക് ശരിയും തെറ്റും പറയാം. അത് രണ്ട് പാർട്ടിയാണ്, ഭക്തി പാർട്ടിക്കാരും ജ്ഞാന പാർട്ടിക്കാരും. അങ്ങനെയുള്ള ഒരുപാട് പാർട്ടികളുണ്ട് ഇവിടെ. യോഗ പാർട്ടി, ഭക്തി പാർട്ടി, കർമ്മ പാർട്ടി, ജ്ഞാന പാർട്ടി, അങ്ങനെയുള്ള പാർട്ടികളെ കുറിച്ചല്ല ഗീതി പറയുന്നു. അതാണ് ഇവിടെ ഭാഷകാരനം പറയുന്നത്. എന്താണ് ഭക്തി ജ്ഞാനം? അത് രണ്ടും ഒന്ന് തന്നെ. ചെറിയ ചോദിക്കും, ഇനി ഭക്തിയെ വ്യാഖ്യാനിച്ച് ജ്ഞാനമാക്കുന്നതാണോ, ഞങ്ങളുടെ ഭക്തിയെ അവഹരിച്ചുകൊണ്ട് പോവുകയാണോ? അങ്ങനെ ചിലർ സംശയിക്കാം. അതല്ല, അതിനുവേണ്ടി പറഞ്ഞു. ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ചതുർവിധ ഭജന്തേ, എന്നെ നാല് കൂട്ടർ ഭജിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ നാല് തരത്തിൽ ഭജിക്കുന്നു എന്നും പറയാം. ഭക്തി എന്ന് പറയുന്നത് എന്താണോ ഭജനം, അതാണ് ഭക്തി. ഭജിക്കുക, ഈശ്വരനെ ഭജിക്കുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭജനം ആണ് ആർത്ഥനും ജിജ്ഞാസവും അർത്ഥാർത്ഥയും ചെയ്യുന്നത്. അവിടെ തന്നെ പറഞ്ഞു എന്താണ്, ജ്ഞാനിയും എന്നെ ഭജിക്കുന്നു. എന്തായാലും അത് മറ്റു മൂന്നുപേരെയും പോലെയല്ല ജ്ഞാനി ഭജിക്കുന്നത്. ജ്ഞാനിയുടെ ഭജനം അത് അജ്ഞന്റെ ഭജനം പോലെയല്ല, മറ്റു മൂന്നുപേരുടെയും പോലെയല്ല. അപ്പൊ അവിടെയും നടക്കുന്ന എന്താണ്, ഈശ്വര ഭജനം തന്നെ ജ്ഞാനിയിലും നടക്കുന്നു. ഈശ്വര ഭജനം ജ്ഞാനിയിൽ നടക്കുന്ന ആ ഭജനം, അതിനാണ് നമ്മൾ ജ്ഞാനിയുടെ ജ്ഞാനം എന്ന് പറയുന്നത്. ഭഗവാൻ അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ചതുർവിധ ഭജന്തേ എന്നാണ് പറഞ്ഞത്, എന്നാണ് അവിടെ പറഞ്ഞത്. ഏകഭക്തർ ജ്ഞാനിയെക്കുറിച്ച് അവിടെ പറഞ്ഞാണ് എന്റെ അടുത്ത ശ്ലോകത്തിൽ. ജ്ഞാനി എന്ന് പറയുന്നത് ഏകഭക്തിയാണ് എന്ന് പറഞ്ഞു. അവനെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നാല് തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ട് നാലാമത്തെ ജ്ഞാനി അവൻ ഏകഭക്തിയാണെന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ സ്പഷ്ടമായിട്ട് എന്താ പറയേണ്ടത്? അപ്പോൾ ജ്ഞാനി ഏകഭക്തനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനിയും ഭക്തനും തമ്മിൽ എന്താ വ്യത്യാസം വരുന്നു? പിന്നെ നിങ്ങൾ എങ്ങനെയാ, ജ്ഞാനി വേറെയാണ് ഭക്തൻ വേറെയാണ് ജ്ഞാനം വേറെയാണ് ഭക്തൻ വേറെയാണ് ഒന്ന് ശ്രേഷ്ഠമാണ് ഒന്ന് മോശമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെയാണല്ലോ സാധാരണ പറഞ്ഞു വരുന്നത്. അത് ഗീതാകാരന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അത് അബദ്ധമാണ്. ആ ഇനി നിങ്ങൾ ഇതിനെ രണ്ടിനെ രണ്ടായിട്ട് കാണുകയാണെങ്കിൽ ഇതിന്റെ താഴ്ന്ന തലങ്ങളിൽ വെച്ചുകൊണ്ട് നമ്മളിപ്പോ പുസ്തകജ്ഞാനം മസ്തകജ്ഞാനം ഇത് ആൾക്കാർക്ക് കൂടിയും കുറഞ്ഞും ഇരിക്കും. കൂടുതൽ വായിച്ചിട്ടുള്ളവർ, കൂടുതൽ പഠിച്ചിട്ടുള്ളവർ, കുറച്ച് പഠിച്ചിട്ടുള്ളവർ, അങ്ങനെയൊക്കെ കാണും. അപ്പൊ അങ്ങനെയുള്ള ജ്ഞാനികൾ, പിന്നെ അതുപോലെയുള്ള ഭക്തന്മാരും കാണും. കൂടുതൽ ഭജിക്കുന്നവർ, കുറച്ച് ഭജിക്കുന്നവർ, അങ്ങനെയുള്ളവരെ താരതമ്യപ്പെടുത്തിയിട്ട് അവരുടെ യോഗ്യതയൊക്കെ നോക്കിയിട്ട് ജ്ഞാനിയാണ് ശ്രേഷ്ഠൻ അല്ലെങ്കിൽ ഭക്തനാണ് ശ്രേഷ്ഠൻ എന്ന് പറയുകയാണെങ്കിൽ അത് വേറെ കാര്യം, അതിലെനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഞാനിവിടെ പറയുന്നത് ഭഗവാന്റെ അഭിപ്രായമാണ്, ഭാഷ്യകാരനിവിടെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഭജനം ഭക്തി എന്നാണ് ഭക്തിയുടെ നിർവചനമെങ്കിൽ ആ നിർവചനത്തിനനുസരിച്ച് ആണെങ്കിൽ ഭഗവാൻ പറയുന്ന എന്താണ്, എന്നെ നാല് തരത്തിൽ ഭജിക്കുന്നുണ്ട്. അതിൽ നാലാമത്തെ ഭജനമാണ് ജ്ഞാനിയുടെ ഭജനം. ആ ജ്ഞാനി എന്ന് പറയുന്നത് എന്താണ്, ഏകഭക്തർ വിശിഷ്യത, ഏകഭക്തിയാണ്, ഏകാന്ത ഭക്തിയാണത്, അത് ശ്രേഷ്ഠമാണ്, അവനെനിക്ക് പ്രിയപ്പെട്ടവനാണ്, അത് ഞാൻ തന്നെയാണെന്ന് പറയും. ഭക്തനെ കുറിച്ച് പറയുമ്പോഴും അത് തന്നെ പറയും. അപ്പോൾ അത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, വ്യത്യാസമുണ്ടെന്ന് ധരിക്കുന്നവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടു പേര് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പേര് മാത്രമേ. പക്ഷേ ഇത് രണ്ടും രണ്ടാണെന്ന് ധരിച്ചിരിക്കുന്നു ലോകം. ജ്ഞാനം വേറെയാണ്, ഭക്തി വേറെയാണെന്ന് ധരിച്ചിരിക്കുന്നു. അങ്ങനെ ധരിച്ചിരിക്കുന്നവരടുത്ത് ഒരു പേര് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനമെന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കും ഭഗവാൻ ഭക്തനെ വിട്ടു, ഭക്തനെന്ന് മാത്രം പറഞ്ഞാൽ അവർ വിചാരിക്കും ജ്ഞാനിയെ ഉപേക്ഷിച്ചു. അപ്പൊ അതല്ല, ആത്യന്തികമായി പാരമാർത്ഥികമായ നിലയിൽ എന്താണ്, ജ്ഞാനം തന്നെയാണ് ഭക്തി. അത് രണ്ടും താരതമ്യപ്പെടുത്താൻ ഒക്കത്തുള്ളൂ. ഒന്നിനെങ്ങനെ താരതമ്യപ്പെടുത്തും, ഒന്നിനെ ശ്രേഷ്ഠം ഒന്നേ ഉള്ളൂവെങ്കിൽ ഒന്ന് ശ്രേഷ്ഠമാണ് ഒന്ന് മോശമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റത്തില്ല. താഴ്ന്ന തലങ്ങളിൽ നമുക്ക് വ്യത്യാസം പറയാം, ഇവിടെ അതല്ല പറയുന്നത്. അതാണ് നേരത്തെ എന്താണ് പരാനിഷ്ഠ, ജ്ഞാനത്തിന്റെ പരവുമായ നിഷ്ഠ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് പറയുന്നു, പരാം ഭക്തിം, പരമമായ ഭക്തി എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ധാരണ അങ്ങനെയല്ല. നമ്മൾ ഭക്തി എന്ന് പറഞ്ഞാൽ കരയും പിഴിയും ഒക്കെ ചെയ്യുന്നത് ഭക്തി, നല്ല കടുത്ത മനസ്സോടെ ഇരുന്ന ജ്ഞാനം, ഇതാണ് നമ്മുടെ ധാരണ. അവൻ ജ്ഞാനിയാണ്, ഒരു കുലുക്കുമില്ല, ഭക്തനാണ്, കരയും, ഇത് നമ്മൾ പറയും. ആ തലത്തിൽ രണ്ടും രണ്ടാണ്. ഇവിടെ നിങ്ങൾ രണ്ടോ നാലോ ആക്കാം, നമ്മുടെ സൗകര്യമനുസരിച്ച് ശ്രേഷ്ഠനോ നികർഷനോ ആക്കാം. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്ന അതല്ല. ഇതെല്ലാം ഗീതയെ പൂർവാപരബദ്ധമായി ചിന്തിക്കുമ്പോൾ എന്താണോ ഭക്തിയും ജ്ഞാനവും ഇവിടെ ആത്യന്തികമായിട്ട് ഒന്ന് തന്നെ രണ്ടല്ല. ഭക്തിയിലൂടെ പോയിട്ട് പിന്നെ ജ്ഞാനത്തിൽ കിടക്കുകയോ ജ്ഞാനത്തിൽ കൂടി കുറെ സഞ്ചരിച്ചു പിന്നെ അവസാനം ഭക്തി എത്തിച്ചേരുകയൊന്നുമല്ല, രണ്ടും ഒന്ന് തന്നെ. അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞ എന്താണ് ബ്രഹ്മഭൂതസ്യ അയം സ്വഭാവവും അനൂദ്യത. നേരത്തെ ഭാഷകാരൻ പറഞ്ഞു ബ്രഹ്മഭൂതനായിരിക്കുന്ന ഒരുവന്റെ ആ സ്വഭാവ വിശേഷങ്ങളെ കുറിച്ച് പറയുകയാണ്. അവനെങ്ങനെയായിരിക്കുന്നു? പ്രസന്നാത്മാവായിരിക്കുന്നു. ശോചതി ന കാംക്ഷതി, അവൻ ശോകമോഹങ്ങളില്ല, കാംക്ഷയില്ല. സർവഭൂതങ്ങളിലും സമനായിരിക്കുന്നു. അവൻ പരമമായ ഭക്തിയെ നേടിയിരിക്കുന്നു. ഇതെല്ലാം ഒരു വ്യക്തിയുടെ വിശേഷണങ്ങളാണ്. നാളെ നേടേണ്ട കാര്യത്തെ കുറിച്ച് പറയുന്നു. അടുത്ത് വീണ്ടും പറയുന്ന അത് തന്നെ ഭക്തി ജ്ഞാനം അതിനെ രണ്ടിനും ചേർത്താണ് പറയുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാല് ഇത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, മുമ്പും പല സന്ദർഭങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഭക്തിയും ഞാനും ഒന്ന് തന്നെ ഈ സന്ദർഭങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ജ്ഞാനീത്വാത്മേവ മേ മതം, ഭക്തിന്മാൻ മേ പ്രിയോ നരഹ തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഇതേ തരത്തിൽ തന്നെ. അതുകൊണ്ട് അങ്ങനെ ഒരു അന്വേഷണത്തിന് പഠനത്തിന് നമ്മൾ മുതിരുന്നതിൽ അർത്ഥമില്ല. ആരാണ് ശ്രേഷ്ഠൻ? അങ്ങനെ ഒരു ഗീതയുടെ വെളിച്ചത്തിൽ ആ പിന്നെ അങ്ങനെ ഒരു താരതമ്യ പഠനം പലപ്പോഴും വന്നുപോകും. പലരും പറയാറുമുണ്ട്, ഭക്തപക്ഷക്കാർ പറയും ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഭക്തി. പിന്നെ ജ്ഞാനപക്ഷക്കാർ പറയണ്ട, അതിനെന്താ കാരണം? അതിന് കാരണം ഒന്ന് പ്രധാനമായിട്ടും വരുന്നത് അദ്വൈതത്തെ തന്നെ ഒരു അതിന്റെ ഭാഗികമായ ജ്ഞാനം കൊണ്ടാണ്. കാരണം ശങ്കരാചാര്യർ പറയുന്നു മോക്ഷത്തിന് കാരണം ജ്ഞാനമാണ്. വിവേക ചൂടാമണി പറഞ്ഞിട്ടുണ്ട് വേറൊന്നും കൊണ്ട് മോക്ഷം കിട്ടത്തില്ല. ഈ ഒരു അറിവുകളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ധരിക്കുന്നത്. ആത്മാനുസന്ധാനമാണ് ഭക്തി എന്ന് പറയുമ്പോൾ ഭക്തിയുടെ ഏറ്റവും പരമമായ തലം അതാണെന്ന് പറയുമ്പോൾ അവിടെ വ്യത്യാസം വരുന്നില്ല. രണ്ട് ശബ്ദങ്ങളിലൂടെ ഒരു കാര്യത്തെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അവിടെ വ്യത്യാസമില്ല. അതിന്റെ താഴ്ന്ന തലങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണോ, ആ ബ്രഹ്മഭൂതൻ പരമമായ ഭക്തിയെ പ്രാപിച്ചവനാണ്, അത് തന്നെയാണ് അവന്റെ പരമമായ ജ്ഞാനം. അത് വ്യക്തമായും ധരിക്കേണ്ട ഒരു കാര്യമാണ്. ബ്രഹ്മഭൂതപ്രസന്നാത്മാ നശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യച്ഛാസ്മി തത്വത തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. തതോ ജ്ഞാനലക്ഷണയാ ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ അഹം ഉപാധികൃത വിസ്തരഭേദു നിശ്ചാഹം വിധ്വസ്ത സർവോപാധിഭേദ ഉത്തമപുരുഷ ആകാശകൽപ തം മാം അദ്വൈതം ചൈതന്യമാത്രമേകരസം അജം അജരം അമരം അഭയം തത്വതോ അഭിജാനാതി തതോ മാമേവം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. മാമേവ നാത്ര ജ്ഞാനാന്തര പ്രവേശക്രിയേ ഭിന്നേ വിവക്ഷിതേ ജ്ഞാത്വാ വിശദേ തദനന്തരം കിം ദർഹി ഫലാന്തരാഭാവാ ജ്ഞാനം മാത്രമേവ ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധീതി ഉക്തത്വാ ഭക്തിയാ മാം അഭിജാനാദി. ആ മുമ്പ് പറഞ്ഞ പരാഭക്തി, ആ പരാഭക്തിയിലൂടെ എന്നെ അറിയുന്നു എന്ന് പറഞ്ഞു. അവിടെ സംശയം വരാതിരിക്കാൻ വേണ്ടി ഭാഷകാരൻ പറഞ്ഞു ജ്ഞാനലക്ഷണയ ഭക്തിയ, ജ്ഞാനരൂപത്തിലുള്ള ഭക്തി. ഇവിടെ ജ്ഞാനവും ഭക്തിയും രണ്ടായിട്ട് എടുക്കരുത്. ഭക്തി എന്ന് പറഞ്ഞാൽ പരമമായി നിങ്ങൾക്ക് എന്ത് ബോധിക്കാൻ കഴിയുമോ അതിനെ തന്നെയാണ് ജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ട് വസ്തുക്കളല്ല, സൂപ്പർ മാർക്കറ്റിൽ കയറി രണ്ട് സാധനം വാങ്ങുന്ന പോലെ നമ്മൾ വാങ്ങുന്ന സാധനമല്ല ഇത്, രണ്ട് വില കൊടുത്ത് വാങ്ങുന്ന സാധനമല്ല ഇത്, ഒന്ന് തന്നെ. രണ്ടാണെന്ന് ധരിച്ചാൽ ഇതിങ്ങനെ വ്യാഖ്യാനിക്കാവുന്നതല്ല. അതുകൊണ്ടൊരു രാമാനുജാചാര്യർ വ്യാഖ്യാനിക്കുമ്പോൾ ജ്ഞാത്വ ഭക്തിയ വിശദേ എന്നൊക്കെ പറഞ്ഞ് അതിനെ വളച്ചുതിരിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരാശയത്തെ ഇതിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വരും. അത് ഈ ആചാര്യന്മാരെല്ലാം അവസരം പോലെ ചെയ്യുന്നുണ്ട്, പരസ്പരം കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ശങ്കരാചാര്യരുടെ വ്യാഖ്യാനത്തെ രാമാനുജാചാര്യൻ പറയുന്നു ദുർവ്യാഖ്യാനം എന്ന് പലയിടത്തും പറയുന്നുണ്ട്. രാമാനുജന്റെ വ്യാഖ്യാനത്തെ ശങ്കരാചാര്യൻ പറയും തദസത്. ശങ്കരാചാര്യല്ല ആ പരമ്പരയില്ല ശിഷ്യന്മാർ, ശങ്കരാചാര്യ മുമ്പേ ഉണ്ടായ ആളാണല്ലോ. ഇവിടെയൊക്കെ സംഭവിക്കുന്ന എന്താണ്? അവരവരുടെ ഉള്ളിലിരിക്കുന്ന ഒരാശയത്തെ ഈ ഇതെല്ലാം വ്യാഖ്യാനിക്കുന്നതിന്റെ താല്പര്യം പഴയ കാലത്ത്, അന്നത്തെ കാലത്ത് ഗീതയും ഉപനിഷത്തും ബ്രഹ്മസൂത്രമൊക്കെ വ്യാഖ്യാനിക്കുന്നത് മുഖ്യമായിട്ടും ഇതിലെന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, തന്റെ സിദ്ധാന്തത്തിന് പ്രമാണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. തന്റെ സിദ്ധാന്തങ്ങളെ ഉറപ്പിക്കണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിച്ചാലേ പറ്റൂ, ഇതിലും അതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. തന്റെ സിദ്ധാന്തത്തെ പ്രാമാണികമാക്കാൻ വേണ്ടിയിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്, അല്ലാതെ ഇതിൽ ഇരിക്കുന്ന എന്താണെന്ന് നിഷ്പക്ഷമായി കണ്ടെത്തുന്ന ഒരു രീതിയായിരുന്നില്ല പഴയ വ്യാഖ്യാന രീതികളല്ല. ഒരാളൊരു സിദ്ധാന്തം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും എന്താണ് പ്രമാണം, അന്നത്തെ രീതിയാണ് ലക്ഷണ പ്രമാണാഭ്യം വസ്തുസിദ്ധി തുടങ്ങിയ ന്യായങ്ങളൊക്കെയുണ്ട്. പ്രമാണം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സദസ്സിൽ പറയാൻ പറ്റും, ഒരു വ്യാഖ്യാന രീതി. അതുകൊണ്ടാണ് ഇത് വ്യാഖ്യാനിക്കുന്നിടത്തെല്ലാം ആചാര്യസ്വാമികൾ ഇത് ശ്രുതേഹേ ശ്രുതേഹേ ഗീതാസ്മൃതേഹേ എന്ന് പറഞ്ഞിങ്ങനെ ശ്രുതിയും സ്മൃതിയും നിരന്തരം ഉദ്ധരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അംഗീകരിക്കണമെങ്കിൽ അതിന് പ്രമാണം പറയും. അപ്പൊ താൻ പറയുന്നത് ഇന്നടത്ത് ഇന്നടത്തൊക്കെ ഉണ്ടെന്ന് സമർത്ഥിക്കണം. അതിനുവേണ്ടിയിട്ട് തന്റെ സിദ്ധാന്തത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ടി വരും ഓരോ. അപ്പൊ അവരവരുടെ ഉള്ളിലിരിക്കുന്ന സിദ്ധാന്തം അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. അപ്പൊ ചോദിക്കും ഈ സിദ്ധാന്തങ്ങൾ ഇവർക്ക് എവിടുന്ന് കിട്ടി, ഇതിന്നല്ല കിട്ടിയത്? സിദ്ധാന്തങ്ങൾ മുഖ്യമായും രൂപീകരിക്കുന്നതിന് കാരണം അവനവന്റെ സംസ്കാരമാണ്. സംസ്കാരമാണ് മുഖ്യമായും ആ സിദ്ധാന്തത്തെ രൂപീകരിക്കുന്നത്, പഠനമല്ല അധ്യയനമല്ല. അതുകൊണ്ടാണ് രാമാനുജാചാര്യർ അദ്വൈതിയുടെ അടുത്തുനിന്ന് പഠിച്ചിട്ടും അദ്ദേഹത്തിനുണ്ടായ ബുദ്ധി വേറെയാണ്. അപ്പൊ പഠിപ്പിച്ചതിന്റെ കുഴപ്പമല്ലല്ലോ, പഠിപ്പിച്ച ആചാര്യന്റെ കുഴപ്പമല്ലല്ലോ. അപ്പോ സംസ്കാരം അനുസരിച്ചിട്ടാണ്. അപ്പൊ തന്റെ സംസ്കാരം അനുസരിച്ച് തന്റെ സിദ്ധാന്തം മുഖ്യമായിട്ട് രൂപപ്പെടുന്നു. അതിന് പ്രമാണത്തെ അന്വേഷിക്കുമ്പോൾ ശാസ്ത്രങ്ങൾ വ്യാഖ്യാനിക്കുന്നു, അതിൽ നിന്ന് അതിനെ സമർത്ഥിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തർക്കും എന്തോരും സ്വസിദ്ധാന്ത സ്ഥാപന വ്യഗ്രത വരും, അവരവരുടെ സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നതിനുള്ള ഒരു വാശി. അതിന് വിരുദ്ധമായി വരുന്നതിനെല്ലാം നിശിതമായി വിമർശിക്കും, അനുകൂലമായ ഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും, മറ്റു ഭാഗങ്ങളെ അവർ കണ്ടില്ലെന്ന് വയ്ക്കും, അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ചെടുക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നിഷ്ഠ ആത്യന്തികമായിട്ടുണ്ട്. ആ നിഷ്ഠകളിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് പരസ്പരം കുറ്റപ്പെടുത്തുന്നത്. ദുർവ്യാഖ്യാനം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. യാതൊരു ദൈവവും വിചാരിച്ചിട്ടില്ല. ശങ്കരാചാര്യർ എന്നുവെച്ചാൽ ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട് എതിരാളികളെ. സംസ്കൃതത്തിലെ ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിച്ച് തന്നെ എതിരാളികളെ നേരിട്ടിട്ടുണ്ട്. അതിനെ എടുത്തിട്ട് പിൽക്കാലത്ത് ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും അറിവുള്ള ശങ്കരാചാര്യർ ഇത്രയും മോശമായ ഭാഷ, മലയാളത്തിന് നമ്മൾ ചീത്ത പറയുന്നു എന്നൊക്കെ പറയുന്നില്ല, ഇത്തരം ഭാഷ എന്തായാലും ഉപയോഗിക്കേണ്ടിയിരുന്നില്ല. അവരുടെ സിദ്ധാന്തം എന്തോ ആയിക്കൊള്ളട്ടെ, ഇത്രയും മോശമായ ഭാഷ ഉപയോഗിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പിൽക്കാലത്ത് ശങ്കരാചാര്യരെ വിമർശിച്ചിട്ടുമുണ്ട്. ഞാൻ വിമർശിക്കുകയല്ല, ശങ്കരഭക്തന്മാർ ക്ഷമിക്കണം. ഏറ്റവും മോശമായ ഭാഷയിൽ എതിരാളികളെ അങ്ങനെയുള്ള പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. ചെല്ലുവിക്കാതെ എവിടെയാണ് അല്പം മെനക്കെടി എടുത്തു വെച്ച് വായിക്കും. വായിക്കാതെ ഭക്തന്മാരായിരിക്കില്ല, വായിച്ചിട്ട് ഭക്തന്മാരായി ഒത്തിരി ഉണ്ട് വായിക്കാൻ. അപ്പൊ അതൊക്കെ എടുത്ത് വായിച്ചു നോക്കി കാണാം പല ഭാഗങ്ങളിലും. നമ്മൾ ഭക്തന്മാരായിരിക്കണമെങ്കിൽ ആദ്യം വായിക്കെങ്കിലും വേണമെന്ന്, അത് സ്വയം വായിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്, അല്ലെങ്കിൽ അതിനെ വിമർശിച്ചിട്ടുള്ളവരുടെ പുസ്തകങ്ങൾ വായിച്ചാലും പിടിക്കട്ടെ. അപ്പൊ ഇങ്ങനെ പരസ്പരം വിമർശിക്കുന്നതിനുള്ള കാരണം ഇതാണ്. അവരവരുടെ സൗകര്യം പോലെ അവരവരുടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും പോകും. ഭക്തിയാമം അഭിജാനാദി എന്നാണ് ഇവിടെ. ഭക്തി കൊണ്ട് ഞാൻ എന്നെ അറിയുന്നു എന്നുള്ളതിന് ഭക്തിയ എന്നുള്ളതിന് അവിടുന്ന് മാറ്റി ജ്ഞാത്വ ഭക്തിയ എന്ന് മാറ്റി. അങ്ങനെയൊന്നും സാധാരണഗതി ചെയ്യാൻ പാടില്ല, പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ട് രാമാനുജാചാര്യർ. അങ്ങനെ ചെയ്തത് എന്തിനു വേണ്ടി? തന്റെ ആ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി. പിന്നെ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാഖ്യാനമാണ്. പിന്നെ നീണ്ടു നീണ്ടു നീണ്ടു പോകുന്നു. അങ്ങനെ ചെയ്യാമോ അത് ചെയ്യാം, അതിന് വേറെ വകുപ്പുണ്ട്. പിന്നെ വകുപ്പുകളും പ്രമാണങ്ങളും പറഞ്ഞു പറഞ്ഞു വ്യാഖ്യാനം അങ്ങ് നീണ്ടു നീണ്ടു നീണ്ടു പോകും. അപ്പൊ ഇതിന്റെയൊക്കെ കാരണം എന്താണോ? സിദ്ധാന്തം സ്വസിദ്ധാന്തങ്ങൾക്ക് പ്രമാണം എന്നുള്ള നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ്. മറിച്ച് അതല്ലാതെ സമീപിച്ച്, അങ്ങനെ ചില സന്ദർഭങ്ങളിൽ സമീപിക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും ആ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സമീപിക്കുന്നത്. പഴയ ഒരു വ്യാഖ്യാന രീതിയാണ് അങ്ങനെ സമർത്ഥിക്കുന്നത്. അതിൽ ഭേദം മാധ്വാചാര്യരാണ് വ്യാഖ്യാനത്തിൽ. മാധ്വാചാര്യരൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അതായത് തനിക്കൊരു സിദ്ധാന്തമുണ്ട്, ആ സിദ്ധാന്തത്തിന് പറ്റിയ ഭാഗങ്ങളെ വ്യാഖ്യാനിച്ചുള്ളൂ, ബാക്കിയുള്ള ഭാഗങ്ങളും വിട്ടുകളഞ്ഞു. പിന്നെ ചെല്ലിയുമില്ലല്ലോ, വേറെ ആരുടെയും വ്യാഖ്യാനത്തെ താൻ കയറി വ്യാഖ്യാനിച്ചിട്ടില്ല. തനിക്ക് പറ്റിയ ഭാഗങ്ങൾ മാത്രം വ്യാഖ്യാനിച്ചു, ബാക്കിയുള്ള ഭാഗങ്ങൾ വളരെ കുറച്ച് വ്യാഖ്യാനിച്ചയാളാണ് മാധ്വാചാര്യർ. തനിക്ക് അനുകൂലമായി വരുന്ന ഭാഗങ്ങൾ പിന്നെ സ്പഷ്ടമായ ഭാഗങ്ങളും വ്യാഖ്യാനിച്ചിട്ടില്ല. തനിക്ക് അനുകൂലമായ ഭാഗങ്ങളുമുണ്ട്, തനിക്കെതിരായ ഭാഗങ്ങളും തോന്നി കഴിഞ്ഞാൽ അവിടെ പിന്നെ തൊട്ടിട്ടേ ഇല്ല. അതവർ വ്യാഖ്യാനിച്ച് അവരുടെ സിദ്ധാന്തം സമർപ്പിച്ചോട്ടെ എന്നുള്ള ഒരു നിലപാടാണ്. അതുകൊണ്ടിവിടെ ഭാഷ്യകാരം പറയുന്നു, എന്താണ്? ജ്ഞാന ലക്ഷണയാ ഭക്തിയ. ആ പരമാർത്ഥമായ ഭക്തിയും പരമമായ ജ്ഞാനവും രണ്ടിനൂടെ പറയുന്നുണ്ട്. പരാഭക്തി എന്നും പരംജ്ഞാനമെന്നും പറയുന്നു. മാം അഭിജാനാദി എന്നെ അറിയുന്നു എന്നും യാവാൻ അഹം ഉപാധികൃത വിസ്തരഭേദോ. ഞാൻ എത്രമാത്രമുണ്ട്? നേരത്തെ പറഞ്ഞല്ലോ വിഭൂതിയെ കുറിച്ചെല്ലാം പറഞ്ഞല്ലോ. ഉപാധികൃത വിസ്തരഭേദോ, ഉപാധികളോടുകൂടി ഞാൻ ഏതെല്ലാം രൂപത്തിട്ടിരിക്കുന്നു എന്നെ അറിയുന്നു എന്നാണ്. ഉപാധികളെ സ്വീകരിക്കുമ്പോൾ ഭഗവാൻ അനന്ത വിഭൂതികളോടുകൂടിയിരിക്കുന്നു. അത് വിശ്വരൂപ ദർശനത്തിലും അതിന് മുമ്പ് പറയുന്ന വിഭൂതി വിസ്തരങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞു. അപ്പൊ സർവഭാവങ്ങളിലും ഭഗവാൻ വർത്തിക്കുന്നു എന്നാണ് അവിടെ വിശദീകരിച്ചു. അങ്ങനെ സ്തുതി രൂപത്തിൽ പറഞ്ഞു. അപ്പൊ ആ രീതിയിലെല്ലാം മനസ്സിലാകും, ഈശ്വരന്റെ നാനാഭാവങ്ങളെയും മനസ്സിലാകും. അത് ഈശ്വരന് മാത്രമുള്ള കഴിവാണ്. എന്താണോ ഈശ്വരൻ ഏകനായും അനേകനായും ഇരിക്കാൻ പറ്റും. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഏകനായിരിക്കുന്നവൻ അനേകനാകാനും പറ്റും. അതുകൊണ്ടാണ് ഇവിടെ രണ്ടും പറയുന്നത്. ഉപാധികൃത വിസ്തരഭേദം യസ്താഹം വിധ്വസ്ത സർവോപാധിഭേദം. സർവോപാധിരഹിതനായിരിക്കുന്ന, സർവോപാധികളും അസ്തമിച്ച, നേരത്തെ പറഞ്ഞല്ലോ, അദ്വന്ദ്വാതീതനായി ലോകാതീതനായിരിക്കുന്ന അവസ്ഥ ഈശ്വരന്റെ. ഉത്തമപുരുഷ, ഉത്തമപുരുഷൻ എന്ന് പറഞ്ഞു. ആകാശകൽപ്പ, ആകാശതുല്യനെന്ന് പറഞ്ഞു. തമ്മാം അദ്വൈതം, അദ്വൈതം എന്ന് വിളിക്കുന്നു. ചൈതന്യമാത്രം, ചൈതന്യ സ്വരൂപനാണത്. ഏകരസം, ഏക സ്വഭാവമാണ്. നാനാ സ്വഭാവങ്ങൾ അതിലില്ല. അജം, അജനാണ്. അജരം, ജരാരഹിതനാണ്. അമരം, മരണരഹിതനാണ്. അഭയം, അഭയസ്വരൂപനാണ്. അങ്ങനെ തത്വതോ അഭിജാനാദി, അടുത്ത് പറഞ്ഞുണ്ടല്ലോ, തത്വതോ ജ്ഞാത്വ, ഭക്തിയും തത്വജ്ഞാനത്തെയും എല്ലാം അവിടെ ഒരുമിപ്പിക്കുകയാണ്. ഭക്തി കൊണ്ടറിയുന്നു, തത്വമായി അറിയുന്നു എന്നെല്ലാം പറയുന്നു. ജ്ഞാത്വ തദനന്തരം വിശദയെന്നാണ്, അറിഞ്ഞിട്ട് അവനെ പ്രാപിക്കുന്നു എന്നാണ്. അറിഞ്ഞിട്ട് പ്രാപിക്കുന്നു. ഭക്തി കൊണ്ടറിയുന്നു, അറിഞ്ഞിട്ട് പ്രാപിക്കുന്നു എന്ന് പറയും. അപ്പൊ ഭക്തി വേറൊരു സാധനം, അറിവ് വേറൊരു സാധനം എന്നെടുത്തിട്ടാണ് തർക്കങ്ങൾ. ആദ്യം എന്ത് പറഞ്ഞു? ഭക്തിയ മം അഭിജാനാദി, ഭക്തി കൊണ്ടറിയുന്നു. അടുത്തെന്ത് പറഞ്ഞിട്ട്? അറിഞ്ഞിട്ട് ജ്ഞാത്വ വിശദേ പ്രവേശിക്കുന്നു. അപ്പോൾ പറയാനുള്ള ഭക്തി വേറെയാണ്, ജ്ഞാനം വേറെയാണ് എന്ന് വേണമെങ്കിൽ വാദിക്കാം. അത് വാദിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്. രണ്ടിടത്തും എന്താണ് പറഞ്ഞത്? ഭക്തി കൊണ്ടറിയുന്നു, അറിഞ്ഞിട്ട് പ്രവേശിക്കുന്നു. ഇപ്പൊ രണ്ടും പറയുന്ന എന്താണ്? ഈശ്വരപ്രാപ്തിയെ കുറിച്ചാണ് പറയുന്നത്. ഭക്തി കൊണ്ട് എന്തിനാ അറിയുന്നു ഈശ്വരൻ? പ്രാപിക്കുന്ന ഇവിടെ ഈശ്വരനെ. അപ്പൊ ഭക്തി കൊണ്ടറിയുന്നത് ഈശ്വരനെ, അറിഞ്ഞിട്ട് പ്രാപിക്കുന്നത് ഈശ്വരനെ. അപ്പൊ ഈശ്വരനെ പ്രാപിക്കുകയാണ് രണ്ടിടത്തും പറയുന്നത്. അപ്പൊ രണ്ടിനും ഉപായമായിരിക്കുന്ന എന്താണ്? ഒന്ന് തന്നെ. രണ്ടാകാൻ വഴിയില്ല. ഈശ്വരപ്രാപ്തിക്ക് കാരണമായിരിക്കുന്ന ഒന്നിനെ തന്നെ രണ്ടു പേരിൽ പറഞ്ഞിരിക്കുന്നു, ഭക്തിയെന്നും ജ്ഞാനമെന്നും. അതുകൊണ്ട് ജ്ഞാനലക്ഷണയാ ഭക്തിയാന്നുകൂടെ രണ്ടിനെയും രണ്ടായി മനസ്സിലാക്കുക. ഇത് പരമമായ കാര്യത്തെക്കുറിച്ച് പറയുക. നമ്മുടെ ലെവലിൽ നിന്നുകൊണ്ട്, താഴ്ന്ന ലെവലിൽ നിന്നുകൊണ്ട് ഇതൊക്കെ രണ്ടാണ്, ഒന്ന് ശ്രേഷ്ഠമാണ്, ഒന്ന് മോശമാണെന്നൊക്കെ പറയാം. അതല്ല പരമാർത്ഥം എന്നിവിടെ ഭാഷകാരനും പറയുകയാണ്. തത്വതോ അഭിജാനാദി, യഥാർത്ഥമായിട്ട് അറിയുന്നു, പരമാർത്ഥ രൂപത്തിൽ അറിയുന്നതാണ്. രണ്ടു തരത്തിലും അറിയുക. ഉപാധിയോടുകൂടി നാനാരൂപത്തിലിരിക്കുന്ന ആ ഭഗവാൻ തന്നെ ഉപാധിരഹിതനായും ഇരിക്കുന്നു എന്ന്. തതോ മാമേവം തത്വതോ ജ്ഞാത്വ, അങ്ങനെ അറിഞ്ഞിട്ട് വിശദി തദനന്തരം എന്നെ തന്നെ അറിഞ്ഞിട്ട് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞു, പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. നാത്ര ജ്ഞാനാനന്തര പ്രവേശക്രിയെ ഭിന്ന വിവക്ഷിതേ ജ്ഞാത്വ വിശദേ തദനന്തരം ഇതി. ജ്ഞാനാനന്തരം ഒരു പ്രവേശനക്രിയ. നമ്മൾക്ക് സാധനം അങ്ങനെയല്ല. നമ്മൾ ഒരു കാര്യത്തെ അറിയുന്നു, പിന്നെ അതിലേക്ക് നമ്മൾ കടക്കുന്നു. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് അറിയുക, പിന്നെ പ്രവർത്തിക്കുക. അറിയുന്നു, പ്രവർത്തിക്കുന്നു. ഈശ്വരനെ സംബന്ധിച്ച് ഇവിടെ ജീവൻ അങ്ങനെ രണ്ട് കാര്യമില്ല. ഒന്ന് ആദ്യം ഈശ്വരനെ അറിയുക, പിന്നെ ഈശ്വരനെ പ്രാപിക്കുക. അങ്ങനെ രണ്ട് കാര്യമില്ല. അതാണ് ജ്ഞാനാനന്തര പ്രവേശക്രിയ. ജ്ഞാനവും പിന്നെ തുടർന്നു വരുന്നൊരു പ്രവേശനക്രിയവും ഭിന്നമായിട്ട് അത് അതിവിടെ അങ്ങനെ ഒരു വിവക്ഷയില്ല. ജ്ഞാത്വാ വിശദേതദനന്തരം അറിഞ്ഞിട്ട് പിന്നെ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിഞ്ഞപ്പോൾ പ്രവേശിച്ചില്ല എന്നർത്ഥമില്ല. ആ അറിവും ആ പ്രവേശനവും ഒന്ന് തന്നെ. കിംതർഹി ഫലാന്തരാഭാവ ജ്ഞാന മാത്രമേവ ക്ഷേത്രജ്ഞം ചാപിമാ വിധി തത്വ. ഇവിടെ രണ്ട് കാര്യങ്ങൾ രണ്ട് ഫലമുള്ളതല്ല ഇവിടെ പറയുന്നു. ജ്ഞാനവും പ്രവേശനവും ഒന്ന് തന്നെ. അവൻ അറിഞ്ഞപ്പോൾ തന്നെ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ്. ക്ഷേത്രജ്ഞം ചാപിമാം വിധി എന്നല്ല അവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈശ്വര ബോധത്തിന് ശേഷം പിന്നെ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി അവിടെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്നാണ്. പിന്നെ എന്തുകൊണ്ട് അത് അനന്തരമെന്ന് പറഞ്ഞത് ഭാഷകാരം വ്യാഖ്യാനിക്കും. അനന്തരമെന്ന് പറഞ്ഞതിന്റെ അർത്ഥമുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം ഇതിനെ രണ്ടായി ധരിക്കരുത്. ഈശ്വര അവബോധമുണ്ടായി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഈശ്വരപ്രാപ്തി എന്ന് പറയുന്ന രണ്ടാമതൊരു ക്രിയ അങ്ങനെയില്ല. ഈശ്വര അവബോധം എന്ന് പറയുന്ന എന്താണ്? അനന്യബോധമാണ്. അവിടെ പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടായി ധരിക്കരുത്. എന്നാലും വിശദേത്ത അനന്തരം എന്ന് പറഞ്ഞതിനൊരർത്ഥം വേണമല്ലോ. എന്താണ് അതടുത്ത് പറയുന്നു. അടുത്ത് പറയുമത്. അപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങളിലെല്ലാം കഴിഞ്ഞ ശ്ലോകത്തിൽ രാമാനുജാചാര്യൻ വ്യാഖ്യാനിച്ചത് ആദ്യം ജ്ഞാനത്തെ നേടുക, പിന്നെ ജ്ഞാനത്തിലൂടെ ഭക്തിയെ നേടുക, ഭക്തിയിലൂടെ മോക്ഷത്തെ നേടുക എന്നാണ്. അങ്ങനെ വ്യാഖ്യാനിച്ചപ്പോൾ ഇവിടെ വന്ന പാവ കുഴപ്പമാണ്. ഇവിടെ എന്താണ് പറഞ്ഞത്? ഭക്തി കൊണ്ട് അറിയണം, പിന്നെ അറിഞ്ഞിട്ട് എന്നെ പ്രാപിക്കണം. അപ്പൊ ആദ്യം നേരത്തെ പറഞ്ഞതിന് നേരെ വിരുദ്ധമായി. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഇവിടെ ജ്ഞാനം വേറെ ഭക്തി വേറെയാണെന്ന് ധരിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ജ്ഞാനവും ഭക്തിയും വേറെയാണെങ്കിലേ ആദ്യം ജ്ഞാനത്തെ നേടി പിന്നെ അതുകൊണ്ട് ഭക്തിയെ നേടി പിന്നെ അതുകൊണ്ട് മോക്ഷത്തെ പ്രാപിക്കാൻ പറ്റും. ശരി, അത് നമ്മൾ അങ്ങനെ സ്വീകരിച്ചാൽ ഈ പറയുന്നതിന് ചോദിക്കും, ഇവിടെ എന്താണ് പറഞ്ഞത്? ഭക്തി കൊണ്ട് എന്നെ അറിയണം, അറിഞ്ഞിട്ട് പിന്നെ എന്നെ പ്രാപിക്കണമെന്ന്. അപ്പോൾ പ്രാപിക്കുന്നതിന് തൊട്ടു മുമ്പ് വരുന്ന എന്താണ്? അറിവാണ്, ഭക്തിയല്ല. ഭക്തി കൊണ്ട് എന്നെ അറിയണം, അറിഞ്ഞിട്ട് പ്രവേശിക്കണം. അപ്പോൾ ആ പ്രാപ്തിക്ക് മുമ്പ് വന്നത് ഭക്തിയല്ല, അറിവാണ്. അപ്പോൾ കുഴപ്പമായി. പിന്നെ അത് വ്യാഖ്യാനിച്ചൊക്കെ ശരിപ്പെടുത്തിയെടുത്ത് ഒത്തിരി ബുദ്ധിമുട്ടി. അങ്ങനെ ബുദ്ധിമുട്ടാതിരിക്കണമെങ്കിൽ ഭഗവാൻ വിവക്ഷിച്ചിരിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കും. ഭഗവാൻ വിവക്ഷിച്ചിരിക്കുന്ന എന്താണ്? ഭക്തിയും ജ്ഞാനവും ഒന്ന് തന്നെ. ആത്യന്തികമായി നമ്മൾ ധരിച്ചിരിക്കുന്ന നിലയിൽ അത് വേറെ വേറെ ആയിരിക്കും. നമുക്ക് ഭക്തിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചുമൊക്കെ പല സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങളിൽ അതൊക്കെ വേറെയാണ്. പക്ഷെ അതെല്ലാം മൂഢസങ്കല്പങ്ങളാണ്. അതിനെക്കുറിച്ചല്ല ഭഗവാൻ പറയുന്നു. അതുപോലെ തന്നെ യോഗത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും പറയും. ഭഗവാന്റെ സങ്കല്പത്തിൽ ഇതെല്ലാം ഒന്ന് തന്നെ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഇങ്ങനെ പറയാറുണ്ട്, ഭക്തിയും ജ്ഞാനവും എന്ന് പറയുന്നത് രണ്ട് ചിറകുകളാണ് എന്ന് പറയാറുണ്ട്. ഒരു ഉപമ പോലെ പറയാറുണ്ട്. ആ ഉപമ പറയുന്നത് എവിടെയാണ്? ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും താഴ്ന്ന തലങ്ങളിലാണ് അത് പറയുന്നത്. ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും താഴ്ന്ന തലങ്ങളിൽ അത് ശരിയാണ്. ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെയാണ്. രണ്ട് ചിറക് പോലെ എന്ന് പറയുമ്പോൾ രണ്ട് രണ്ടായി, രണ്ട് ചിറക് ഒന്നാകത്തില്ല. അത് ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും താഴ്ന്ന തലങ്ങളിൽ അതങ്ങനെ നിൽക്കുന്നു. മൂഢതയാ അതങ്ങനെ നിൽക്കുന്നു, അത് ശരിയാണ്. മൂഢന്മാരെ സംബന്ധിച്ച് ഇത് രണ്ട് ചിറകാണ്. പക്ഷേ അതിന്റെ ഉയർന്ന തലത്തിൽ ഭഗവാൻ വെളിപ്പെടുത്തുന്നത് എന്താണ്? രണ്ടും ഒന്നായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. രണ്ടും ഒന്നാണ്, രണ്ട് ചിറകല്ല. രണ്ട് ചിറകെന്ന് പറയുന്നിടത്തും എന്താണ്? രണ്ട് ചിറകം എന്ന് പറയുന്നത് രണ്ട് ചിറക് തന്നെ, വേറെ സാധനമല്ലല്ലോ. ഇടത്തെ ചിറകും വലത്തെ ചിറകും എന്ന് പറയുമ്പോൾ രണ്ട് സാധനമാവുന്നില്ലല്ലോ, വസ്തു ഒന്നാണല്ലോ. ആ രീതിയിൽ കൊടുക്കാം. ഒരേ വസ്തുവിന് രണ്ട് പേരിട്ട് വിളിക്കുന്നു, ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നു. രണ്ടും ഒന്നല്ലേ, അങ്ങനെയും എടുക്കാം. ആത്യന്തികമായിട്ട് രണ്ടും ഒന്ന് തന്നെ, അങ്ങനെ ഒരാശയമാണ് ഇവിടെ പറയുന്നത് ഈ ശ്ലോകങ്ങളിലുള്ള. അതുകൊണ്ട് ഇതിൽ ഏത് ആണ് ശ്രേഷ്ഠമെന്നുള്ള രീതിയിലുള്ള കുഴപ്പത്തിന്റെ ആവശ്യം ഇല്ല. ഭക്ത്യാം മാം അഭിജാനാതേ യാവാൻ ഇച്ഛാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയാ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദം അമ്പ്യയം ചേതസാ സർവകർമാണി നൈസന്യസ്യ മത്പരാ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്തസതതംഭവ മച്ചിത്തസർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അഥ ചേത്വമഹങ്കാരാ നശ്രോഷ്യസി വിനക്ഷ്യസി യദഹങ്കാരമാശ്രിത്യ നയോസ്യേതി മന്യസേ മിഥ്യേഷ വ്യവസായസ്ഥേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി സ്വഭാവജേന കൗന്ദേയ നിബദ്ധസ്വേന കർമ്മണാ കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസ്യവശോഭിതത് ഈശ്വര സർവഭൂതാനാം ർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാഗുഹ്യതരം മയാ വിമർശീതദശേഷേണ യഥേച്ഛസി തഥാ കുരു സർവഗുഹ്യതമം ഭൂയാ ശൃണുമേ പരമം വച ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജ്ഞാനേ പ്രിയോസി മേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച ഇദം തേ നാതപസ്കായ നാഭക്തായ കദാചന നശുശ്രൂഷവേ വാച്യം നോഭ്യ സൂയതി. ഇമം പരമം ഗുഹ്യം മദ്ഭക്തേഷു വിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈശ്യത്യ സംശയാ നച തസ്മാത് മനുഷ്യേഷോ കശ്ചിത് മേ പ്രിയ കൃത്തമഃ ഭവിതാ നച മേ തസ്മാത് അന്യ പ്രിയതരോ ഭുവി അധ്യേഷ്യതേ ചയ ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി ശ്രദ്ധാവാൻ അനസൂയസ്ഥ ശനുയാദപി യോ നര സോപി മുക്തശുഭാൻലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം കച്ചിദേതച്ഛ്രുതം പാർത്ഥാ ത്വയേകാഗ്രേണ ചേതസാ കച്ചിത് അജ്ഞാനസമ്മോഹാ പ്രനഷ്ടസ്തേ ധനഞ്ജയ അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധാ തത്പ്രസാദാത്മയച്യുത സ്ഥിതോസ്മി ഗത സന്ദേഹ കരിഷ്യേ വചനം തവ സഞ്ജയ ഉവാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ സംവാദമിമം അശ്രൗഷം അദ്ഭുതം രോമഹർഷണം വ്യാസപ്രസാദാത് ശ്രുതവാൻ ഏതദ് ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിമം അദ്ഭുതം കേശവാർജുനയോ പുണ്യം പശ്യാമി ച മുഹുർമുഹു തച്ച സംസ്മൃത്യ സംസ്മൃത്യ അരൂപം അത്യദ്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ പശ്യാമി ച പുനഃ പുനഃ യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീവിജയോ ഭൂതർ ധ്രുവാ നീതിർമ്മ ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.